ബാദരായണ സംഭവാത് ഇത് ദേവതാ അധികരണം. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു അധികരണമാണ്. പലതരത്തിലും പല ഭാഗങ്ങളിലും ഇത് ചർച്ച ചെയ്യുന്ന ഒരു ഭാഗമാണ്. ദേവതാ വിഷയത്തെക്കുറിച്ച് അദ്വൈതിയുടെ കാഴ്ചപ്പാട് എന്താണ്? അങ്കുഷ്ടമാത്ര ശ്രുതിരും മനുഷ്യ ഹൃദയാപേക്ഷയ മനുഷ്യാധികാരിത്വാ ശാസ്ത്രസിത്യുക്തം തത് പ്രസംഗേന ഇതും ഉച്ചതേ. ഈ ചർച്ചകളെല്ലാം ഇവിടെ നടക്കുന്നത് പൂർവമീമാംസ സൂത്രങ്ങളെ അധികരിച്ചിട്ടാണ്. അവിടെ ജൈമിനീയ സൂത്രങ്ങളുടെ 6-ാം അധ്യായത്തിൽ തുടക്കം മുതൽ തന്നെ അവിടെ ദീർഘമായ അധികാര നിർണയത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് പല പല തരത്തിൽ. അവിടെ ചിന്തിക്കുന്നത് വേദം പഠിക്കുന്നതിനും വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനും ആർക്കൊക്കെ അധികാരമുണ്ട്. അത് മൃഗങ്ങളെ തുടങ്ങും. പക്ഷിമൃഗാദികൾക്ക് അധികാരമുണ്ടോ? അത് സാധ്യമല്ല. എന്തുകൊണ്ട് സാധ്യമല്ല? പിന്നീട് അത് മനുഷ്യരിലേക്ക് വരുന്നു. മനുഷ്യരിലെ ആർക്കൊക്കെ ഉണ്ട്? പിന്നെ അത് പോകുന്നു. ദേവതകൾ, അവർക്ക് അധികാരമുണ്ടോ? ഇല്ല, ദേവതകൾക്കില്ല. അവിടെ സമർത്ഥിക്കുന്നു. അതേ വിഷയം തന്നെ ഇവിടെ വരുമ്പോൾ എന്താണ്? ബ്രഹ്മവിദ്യയിൽ ദേവതകൾക്ക് അധികാരമുണ്ടോ എന്നുള്ള ചർച്ചയാണ്. അപ്പോൾ ഇവിടെ ചർച്ച വരും, ആരാണ് ദേവതകൾ? അതുകൊണ്ട് ഈ ചർച്ച കുറച്ച് നീണ്ടും പറയുന്നത് അങ്കുഷ്ടമാത്ര ശ്രുതിർ മനുഷ്യ ഹൃദയാപേക്ഷയ മനുഷ്യാധികാരത്വാദ് ശാസ്ത്രത്വം. അങ്കുഷ്ടമാത്ര ശ്രുതി കൊണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അത് മനുഷ്യഹൃദയത്തെ അപേക്ഷിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ്? ശാസ്ത്രം മനുഷ്യനാണ്, ശാസ്ത്രത്തിന് അധികാരി മനുഷ്യരാണ് മുമ്പ് പറഞ്ഞു. എന്താണ്? ഹൃദയ അപേക്ഷയാത് മനുഷ്യ അധികാരത്വ അങ്കുഷ്ടമാത്ര ശ്രുതി എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അധികാരി മനുഷ്യരാണ് ശാസ്ത്രത്തിന്. ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഇവിടെ മുഖ്യമായി ഉദ്ദേശിക്കുന്നത് വേദത്തെയാണ്. തത് പ്രസംഗേന ആ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ആ സന്ദർഭത്തിൽ ഇവിടെ ചോദിക്കുന്നു, ബാഠം മനുഷ്യ അധികരോതി. ശാസ്ത്രം ശരി തന്നെയാണ്, മനുഷ്യൻ തന്നെയാണ് ശാസ്ത്രത്തിന് അധികാരി. അതു മനുഷ്യനേവ ഇതിഹ ബ്രഹ്മജ്ഞാനേ നിയമം അസ്തി. പക്ഷേ ബ്രഹ്മജ്ഞാനത്തെ സംബന്ധിച്ച് അത് മനുഷ്യൻ മാത്രമേ പാടുള്ളൂ എന്ന് നിയമമില്ല. അപ്പോൾ അവിടെ പ്രത്യക്ഷിക്കുന്ന ബ്രഹ്മജ്ഞാനം അതിന്. അപ്പം ബ്രഹ്മജ്ഞാനത്തെ സംബന്ധിച്ച് അവിടെ ആർക്കുമാകാമെന്നുള്ള കാര്യത്തിൽ വിയോജിപ്പില്ല. ബ്രഹ്മജ്ഞാനത്തെ സംബന്ധിച്ച് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ഇങ്ങനെ ഭേദമൊന്നുമില്ല. ദേവത എന്നുള്ള ഭേദമുണ്ട്. ജ്ഞാനത്തിന് എല്ലാവരും അധികാരികളാണ്. ഇവിടെ വിവാദം വരുന്നത് വേദ അധ്യയനത്തെ സംബന്ധിച്ചാണ് വിവാദം വരുന്നത്. ബ്രഹ്മജ്ഞാനം ആർക്കും ആകാമെന്ന് തന്നെയാണ് ഇവിടെ ഉത്തരമീമാംസയിൽ സമർത്ഥിക്കുന്നത്. ആണ് മനുഷ്യാനേവ ഇതിഹ ബ്രഹ്മജ്ഞാനേ നിയമവസ്തി. ബ്രഹ്മജ്ഞാനത്തിന് എല്ലാ മനുഷ്യരും അധികാരികളാണ്, അതിലുപരി ദേവതകളും അധികാരികളാണ്. ദേശം മനുഷ്യാണാം ഉപരിഷ്ടാ ഏ ദേവാദേഹ താനപ്യധികരോധി ശാസ്ത്രമിതി ബാദരായണ ആചാര്യ മന്യത്തെ. ബ്രഹ്മജ്ഞാനത്തിന് മനുഷ്യൻ മാത്രമല്ല, ദേശം മനുഷ്യാണാം ഉപരിഷ്ടാ മനുഷ്യവർഗത്തിനുപരിയുള്ള ഈ ദേവാദേഹ ദേവതകൾ താനപ്യധികരോധി, അവർക്കും അതിനധികാരമുണ്ട്. അവരെയും അധികാരപ്പെടുത്തുന്ന ആര്? ശാസ്ത്രം. ഇത് ബാദരായണ ആചാര്യ മന്യത്തെ എന്നാണ് ബാദരായണന്റെ അഭിപ്രായം. അവളിവിടെ പറയുന്നത് തദുപരിയപി, തദുപരി എന്ന് വെച്ചാൽ മനുഷ്യാതുപരിയപി ബാദരായണ, ബാദരായണൻ എന്ന ആചാര്യൻ പറയുന്നു സംഭവ ബ്രഹ്മജ്ഞാനത്തിന് എല്ലാവർക്കും അവകാശമുണ്ട്. ചോദിക്കുന്നു, സംഭവത്തി തേഷം അർത്ഥിത്വാദി അധികാര. അധികാരത്തൊക്കെ കുറിച്ച് നിരൂപണം ചെയ്യുമ്പോൾ മീമാംസയുടെ നിയമമാണ്. ഒരു കാര്യത്തിനുള്ള അധികാരിയാണോ എന്നുള്ള ആദ്യം വരുന്ന ഇതാണ് അർത്ഥിത്വം. അയാളത് ആഗ്രഹിക്കുന്നുണ്ടോ അതാണ് ആദ്യം വരുന്നത്. അതിൽ നിന്ന് തുടങ്ങും, പിന്നെ മറ്റ് പല യോഗ്യതകളും വേണം. ഇപ്പോൾ പൂർവമീമാംസയിൽ വൈദിക കർമ്മങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ചിന്തിക്കുന്ന ഇതാണ്, അവർക്ക് അർത്ഥിത്വം എന്ന് പറയുന്ന യോഗ്യതയുണ്ടോ? അതാണ് അവിടെ മൃഗങ്ങളെ കുറിച്ചും മറ്റും ചിന്തിക്കുന്നു, സ്ഥാവരങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു. അവർക്ക് വൈദിക കർമ്മങ്ങൾക്ക് അധികാരമുണ്ടോ? പാതിഞ്ഞിരിക്കുന്ന അർത്ഥിത്വം എന്ന് പറയുന്നുണ്ടോ? അവരാഗ്രഹിക്കുന്നുണ്ടോ എന്ത് സുഖത്തെ? സകല പ്രാണികൾ സുഖത്തെ ആഗ്രഹിക്കുന്നു. അപ്പൊ സുഖത്തെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സുഖത്തിന് വേണ്ടിയുള്ള ഉപായങ്ങൾ എല്ലാവർക്കും അധികാരമുണ്ട്. അപ്പൊ വേദ അധ്യയനത്തിനും വൈദിക കർമാനുഷ്ഠാനത്തിനും എല്ലാവർക്കും അധികാരം വരും എന്ന് പൂർവപക്ഷം അവിടെ. പക്ഷെ പറയത് അർത്ഥിത്വം മാത്രം പോരാ, സാമർഥ്യം വേണം. സാമർഥ്യം കൂടി വേണം. അർത്ഥിത്വം മാത്രം ഒരാൾ ആഗ്രഹിച്ചു, വിചാരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അതിനുള്ള അധികാരിത്വം വരത്തില്ല. ഒരാൾ പോലീസിൽ ചേരണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ അയാൾക്ക് നീളവും വണ്ണമൊന്നും ഇല്ലെങ്കിൽ ചേരാൻ പറ്റില്ല. എന്തുകൊണ്ട്? സാമർഥ്യമുണ്ട്. അതുപോലെ വേദ അധ്യയനത്തിനും വൈദിക കർമ്മങ്ങൾക്കും ഒരാൾക്ക് ആഗ്രഹമുണ്ടെന്ന് മാത്രം പോലെ അതിന് യോഗ്യത കൂടെ വേണം. പിന്നെ വിവാദം വരുന്ന എവിടെയാണ് ഈ യോഗ്യതയെക്കുറിച്ച് ചിന്തിക്കുന്നത്? അപ്പൊ യോഗ്യതയെക്കുറിച്ച് പറയുമ്പം ഇന്നതൊക്കെ ആയിരിക്കണം യോഗ്യത എന്ന് പറയുന്നിടത്താണ് വിവാദം വരുന്നത്. പറയുന്നു ഇവിടെ വേദത്തിന്റെ കാര്യം പോട്ടെ, അവിടെ സാമർഥ്യത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് പറഞ്ഞത്. അവിടെ വേദാധ്യയനത്തിനും വൈദിക കർമാനുഷ്ഠാനത്തിനും ഇന്നാർക്കിന്നാർക്കൊക്കെ സാമർഥ്യം, ബാക്കിയുള്ളവർക്കതില്ല എന്ന് പറഞ്ഞു. അപ്പം ബ്രഹ്മജ്ഞാനത്തിനോ അവിടെയും സാമർഥ്യത്തെക്കുറിച്ച് ചിന്തിക്കും. ഇവിടെ ഇപ്പോൾ പറയുന്ന ആദ്യത്തെ യോഗ്യത അർത്ഥിത്വം, സംഭവധി തേഷാമപ്പി അർത്ഥിത്വാദി അധികാര കാരണം. അർത്ഥിത്വാദി, അർത്ഥിത്വം തുടങ്ങിയ കാര്യം, ഇതിന് അധികാരം എന്ന് പറഞ്ഞാൽ അവകാശമാണ്, അധികാരം പറഞ്ഞു. നിനക്കതിന് അധികാരം ഉണ്ടോയെന്ന് വെച്ചാൽ നിനക്കതിന് അവകാശമുണ്ട്, അവകാശത്തെക്കുറിച്ചാണ് ചിന്തിക്കും. വേദം അധ്യയനം ചെയ്യുന്നതിന് അവകാശമുണ്ടോ, വേദം അധ്യയനം ചെയ്തിട്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് അവകാശമുണ്ടോ, അതുപോലെ വേദം അധ്യയനം ചെയ്ത് വേദത്തിൽ നിന്ന് ജ്ഞാനത്തിന് അവകാശമുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബ്രഹ്മജ്ഞാനത്തിന് അവകാശമുണ്ടോ, ഇതാണ് ചർച്ച ചെയ്യുന്നത്. ഇവിടെ അത് മനുഷ്യരെ സംബന്ധിച്ചുള്ള ഇപ്പോൾ ചർച്ച, ദേവതകളെ സംബന്ധിച്ച്. അപ്പോൾ ദേവതകൾക്ക് പറയുന്നു, ദേവതകൾക്കും അർത്ഥിത്വം സാമർഥ്യം തുടങ്ങിയ അവകാശത്തിനുള്ള കാരണങ്ങളുണ്ട്, സംഭവതി അവർക്കുണ്ട്, അതുകൊണ്ട് അവർക്കും ബ്രഹ്മജ്ഞാനത്തിന് അവകാശമുണ്ടെന്നാണ്. അധികാരം എന്ന് വെച്ചാൽ അവകാശം. തത്ര അർത്ഥിത്വം തവ മോക്ഷവിഷയം ദേവാദിനാമപി സംഭവതി വികാര വിഷയ വിഭൂത്തി അനിത്യത്വ ആലോചനാദി നിമിത്തം. ഇവിടെ പൂർവക്ഷി പറയണം, ദേവാദീനാം വേദാന്ത ശ്രവണാദോ അധികാരോ അസ്തി നവേദി സന്ദേഹേ ഭോഗാസക്താനാം വൈരാഗ്യാദ്യ അസംഭവാത് നീതി. പൂർവക്ഷി പറയണം, ദേവാദികൾക്ക് ദേവന്മാർക്ക് ഈ വേദാന്ത ശ്രവണത്തിന് അധികാരമുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ ഉണ്ടെന്ന് പറയാൻ കഴിയത്തില്ല. കാരണം എന്തുകൊണ്ട്? ദേവന്മാരെന്ന് പറയുന്നത് അവിടെ സ്വർഗത്തിൽ പോയത് തന്നെ എന്തിനാണ്? സുഖത്തിന് വേണ്ടിയാണ്. അവിടെ ഭോഗാസക്തന്മാരായി ജീവിക്കുന്നവരാണ്, അമൃതം എല്ലാം കുടിച്ച് അപ്സരസുകളുമായിട്ടൊക്കെ അങ്ങനെ കഴിയുന്നവർക്ക് എങ്ങനെയാണ് വൈരാഗ്യം ഉണ്ടാകുന്നത്? വൈരാഗ്യം ഉണ്ടാകാതെ അവർക്കങ്ങനെ മോക്ഷത്തിൽ താല്പര്യം വരും. അതിനൊന്നുമില്ലെങ്കിൽ പിന്നെ എങ്ങനെ അവരുടെ അർത്ഥിത്വം തന്നെ എങ്ങനെ വരും? അവർ മോക്ഷമെന്ന് പറയുന്ന അവിടുത്തെ സുഖ സൗകര്യങ്ങളൊക്കെയാണ് മോക്ഷമെന്ന് കരുതുന്നത്. അത് പിന്നെ ദേവന്മാർക്കെങ്ങനെയാണ് അർത്ഥിത്വം വരുന്നത്? അപ്പോൾ അവർക്ക് അർത്ഥിത്വം തന്നെ വരത്തില്ല, ഭോഗാസക്തന്മാരാണ്, അതുകൊണ്ട് അവർക്ക് അധികാരി ഇല്ല എന്ന്, അവർക്ക് അവകാശമില്ല എന്നുള്ളത് പൂർവപക്ഷം. അതിന് സമാനം പറയുന്നു, തത്ര അർത്ഥിത്വം താവത് മോക്ഷവിഷയം ദേവാദീനാമപി സംഭവതി. അവർക്കും ആദ്യത്തെ യോഗ്യത, ഏത് കാര്യത്തിന് ആദ്യത്തെ യോഗ്യത ഒന്നും അർത്ഥിത്വം, അത് ദേവന്മാർക്ക് സംഭവിക്കാം, മോക്ഷത്തിൽ ആഗ്രഹം ഉണ്ടാകുന്നു അർത്ഥം. മോക്ഷവിഷയം ദേവാദീനാമപി സംഭവതി. എങ്ങനെ? വികാര വിഷയ വിഭൂതി അനിത്യത്വം ആലോചനാദി നിമിത്തം. അവരവിടെ ഇങ്ങനെ കഴിയുമ്പോൾ അവരും ഇടയ്ക്കൊക്കെ ചിന്തിക്കും, ഈ സുഖങ്ങളെല്ലാം നശിച്ചു പോകാമെന്ന് ചിന്തിക്കാമെന്ന്. കാരണം ദേവന്മാരാകുന്നത് നിസാരക്കാരല്ല. ഇവിടെ മനുഷ്യലോകത്തിൽ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് വേദമെല്ലാം അധ്യയനം ചെയ്ത് നല്ല വിവേകമൊക്കെ ഉള്ള ആൾക്കാരാണ് പിന്നെ അവിടെ പോയി ദേവന്മാരാകുന്നു. അപ്പം അങ്ങനെയുള്ളവരുടെ മനസ്സിൽ ചിലപ്പോൾ ചിന്ത വരായി, അവർ ഇങ്ങനെ സുഖഭോഗങ്ങളിലൊക്കെ മുഴുകി കഴിയുകയാണെങ്കിലും ചിലപ്പോൾ ചിന്ത വരും, ഇതൊക്കെ നശിച്ചു പോകുമല്ലോ. അതുമാത്രമല്ല, ചില സമയത്ത് ഈ അസുരന്മാരെല്ലാം അങ്ങോട്ട് ആക്രമിക്കും, അപ്പോൾ പെട്ടെന്ന് ഈ സുഖ സൗകര്യങ്ങളൊക്കെ നഷ്ടപ്പെടും. അങ്ങനെ വരുമ്പോഴും അവർ ചിന്തിക്കും, ഇതൊന്നും ശാശ്വതമല്ല, അപ്പോൾ ശാശ്വതമായ സുഖം വേണം, മോക്ഷമാണെന്നൊക്കെ അവർക്കും ചിന്തിക്കാം. അപ്പോൾ നിത്യസുഖത്തെക്കുറിച്ചുള്ള അർത്ഥിത്വം ദേവന്മാരുടെ മനസ്സിലും വരാം. അതാണ് സിദ്ധാന്തി പറയുന്നു. ആണ് പറയുന്നത്. സംഭവതി തേഷാമൊപ്പി അർത്ഥിത്വാദി അധികാര കാരണം തത്ര അർത്ഥിത്വം താവത് മോക്ഷവിഷയം ദേവാധീനമായി സംഭവിക്കും. അവർക്ക് സംഭവിക്കില്ല. വികാര വിഷയ വിഭൂതി അനിത്യത്വ ആലോചനാദി നിമിത്തം അവരും ചിന്തിക്കും. ഈ വിഭൂതികൾ ഐശ്വര്യങ്ങളെല്ലാം വികാരമാണ്, അത് അനിത്യമാണെന്ന് ചിന്തിക്കുമ്പോൾ അവർക്കും നിത്യസുഖത്തിനുള്ള ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ അർത്ഥിത്വം വരും. തഥാ സാമർഥ്യം മുമ്പ് രണ്ടാമത് വരുന്നതാണ് സാമർഥ്യം, യോഗ്യത എന്ന് പറയുന്നു. അപ്പോൾ അർത്ഥിത്വവും സാമർഥ്യവും ഒരിടത്ത് ഒരുമിച്ച് വന്നാലേ യോഗ്യത വരത്തുള്ളൂ. രണ്ടും വേണം. തേഷ സംഭവതി മന്ത്ര അർത്ഥവാദ ഇതിഹാസ പുരാണ ലോകേഭ്യോ വിഗ്രഹവത്വാദി അവഗമാത്. അപ്പോൾ ആ ദേവന്മാർക്ക് ഇവിടെ ഇപ്പോൾ ബ്രഹ്മവിദ്യയിലൂടെയുള്ള മുക്തിക്ക് അവകാശമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആരാണ്? മനുഷ്യരാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്, ദേവന്മാരല്ല. ദേവന്മാർ സ്വയം കൂടിയിരുന്ന് ആലോചിക്കുന്നൊന്നുമില്ല നമുക്ക് മുക്തിക്ക് അവകാശമുണ്ട്. ഇപ്പം ദേവന്മാർക്ക് വേണ്ടി ഭൂലോകത്തിലിരുന്നുകൊണ്ട് മനുഷ്യ ചിന്തിക്കുകയാണ് അവർക്ക് സാമർഥ്യമുണ്ടോ എന്നുള്ള കാര്യം. ഇപ്പം മനുഷ്യരാണ് ഇപ്പോൾ എല്ലാവർക്കും വേണ്ടി ചിന്തിക്കുന്നത്. പക്ഷി മൃഗാദികൾക്ക് വേണ്ടി ചിന്തിക്കുന്നവരും മനുഷ്യർ, അവർക്ക് അതുണ്ടോ? അതുപോലെ ദേവന്മാർക്ക് വേണ്ടി ചിന്തിക്കുന്നു. അപ്പോൾ അവർക്ക് അതിനുള്ള സാമർഥ്യം വേണമെങ്കിൽ ഒന്ന് എന്താണ്, ദേവന്മാർക്ക് ശരീരം വേണം. ശരീരം എന്തിനാണ്? ഇത് ശ്രവിക്കണ്ടേ, തത്വത്തെ ശ്രവിക്കണ്ടേ. ശരീരമില്ല എങ്ങനെ ശ്രവിക്കാൻ പറ്റും? ഗുരുവിൻ്റെ അടുത്ത് പോകണം, ഗുരുവിൻ്റെ ഉപദേശം കേൾക്കണം. അപ്പം ആദ്യം ചിന്തിക്കുന്ന ഇതാണ്, ദേവന്മാർക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോ, യോഗ്യതയ്ക്ക് ശരീരമുണ്ടോ എന്നുള്ള കാര്യമാണ് ഇവിടെ ചിന്തിക്കുന്നത്. അതാണ് മന്ത്രം, മന്ത്രങ്ങൾ, വേദമന്ത്രങ്ങൾ, അർത്ഥവാദം, അർത്ഥവാദ ഭാഗങ്ങൾ വേദത്തിൽ തന്നെ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, മഹാഭാരതം, മറ്റു പുരാണങ്ങൾ, പിന്നെ ലോകം, ലോകത്തിലെ ശിഷ്ടന്മാർ പറയുന്നത്, ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ എന്താണ്? വിഗ്രഹവത്വാദി അവഗമാ, ദേവന്മാർക്കും ശരീരമുണ്ട് എന്നാണ്. എന്ന് ആര് ധരിക്കുന്നു? മനുഷ്യർ ധരിക്കുന്നു. മനുഷ്യർക്ക് ദേവന്മാർക്ക് ശരീരമുണ്ടോ എന്നറിയുന്നതിന് ദേവന്മാരെ നേരെ കണ്ട് മനസ്സിലാക്കാനൊന്നും വഴിയില്ല. അതിനുള്ള ഒരേ ഒരു അലൗകികമായ വിഷയങ്ങളിൽ അറിവിന് ഒരേ ഒരു വഴിയുള്ളൂ. മന്ത്രവും അർത്ഥവാദവും ഇതിഹാസ പുരാണങ്ങളിലും എല്ലാം ദേവന്മാർക്ക് ശരീരമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടും ലോകത്തിലെ ആൾക്കാരും പറയുന്നുണ്ട്. ലോകം എന്ന് പറയുമ്പോൾ ശിഷ്ടന്മാരും പറയുന്നുണ്ട് ദേവന്മാർക്ക് ശരീരമുണ്ട്. അങ്ങനെയെല്ലാം പറഞ്ഞിരിക്കുന്നുണ്ട്. അവരുടെ യോഗ്യതയിൽ, ബ്രഹ്മവിദ്യയ്ക്കുള്ള യോഗ്യതയിൽ ഒന്നായ ശരീരം ദേവന്മാർക്കുണ്ടെന്നാണ്. അങ്ങനെ ശരീരത്തെ കുറിച്ച് ചിന്തിക്കാനൊരു കാരണം ഈ വൈദികന്മാർ തന്നെ എല്ലാവരും ഈ ദേവന്മാർക്ക് ശരീരമുണ്ടെന്ന് അവർ അംഗീകരിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നു, ഇന്ദ്രായ സ്വഹ ഇത്യാദു ചതുർത്ഥ്യന്ത ശബ്ദ അതിരിക്ത വിഗ്രഹവതി ദേവത നാസ്തി. ഇന്ദ്രായ സ്വഹ എന്ന് പറയുന്നുണ്ടല്ലോ. ഇന്ദ്രായ സ്വഹ എന്ന് പറയുന്ന ആ ശബ്ദം, ആ ശബ്ദത്തിനപ്പുറം ഒരു ദേവത ഇല്ലെന്നാണ് മീമാംസകർ തന്നെ പ്രാചീനന്മാരുടെ വിശ്വാസം. ശബ്ദം തന്നെ ദേവത, വേറെ ദേവതയൊന്നുമില്ല. ദേവത ശബ്ദരൂപമെന്നാണ്. അതുകൊണ്ടാണ് ഇതിനിവിടെ ഒരു ചർച്ചയ്ക്ക് എടുക്കുന്നത്, അങ്ങനെ ശരീരമുണ്ടോ എന്നുള്ളത്. ശബ്ദസ്ഥിച്ച് അസാമർഥ്യ, ആ ശബ്ദത്തിനെങ്ങനെയാണ് മോക്ഷത്തിന് അധികാരം വരുന്നത്? ശബ്ദം എന്ന് പറഞ്ഞാൽ ശ്രവിക്കുന്നതല്ലേ, അതിന് മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അപ്പൊ ശബ്ദരൂപമാണ് ദേവതകളുടെ സ്വരൂപം, ശബ്ദമാണെങ്കിൽ പിന്നെ ദേവതകൾക്ക് എങ്ങനെ മോക്ഷത്തിന് അധികാരം വരുന്നു? അങ്ങനെ ഒരു കൂട്ടർ ചിന്തിച്ചിരുന്നു, വൈദികന്മാരെ തന്നെ. പക്ഷെ പിൽക്കാലത്ത് വന്ന വൈദികന്മാരാണ് പറഞ്ഞല്ല, കാരണം ഇവിടെ തന്നെ ഇതിന് പ്രമാണമായിട്ട് പറയുന്നത് എന്താണ്? ഇതിഹാസം, പുരാണം എല്ലാം പറയുകയാണ്. അപ്പൊ ദേവതകൾക്ക് ശരീരം ഉണ്ട് എന്നുള്ള ചിന്താഗതി വേദകാലത്തിന് ശേഷമാണ് അത് പ്രാബല്യമുണ്ടായത്. ഇതിഹാസ പുരാണങ്ങളുടെ കാലഘട്ടത്തിൽ മനുഷ്യൻ ദേവതകളുടെ ശരീരത്തെക്കുറിച്ച് ഭാവന ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ദേവതാ ശരീരത്തെക്കുറിച്ചൊക്കെ വർണ്ണന വന്നു. ദേവന്റെ ശരീരം ഇങ്ങനെയായിരിക്കും, ദേവിയുടെ ശരീരം ഇങ്ങനെയായിരിക്കും, ഇങ്ങനെയൊക്കെ വർണ്ണനകൾ വന്നു. ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഇവിടെ ഭാഷ്യകാരനെ ചിന്തിക്കുന്നത്, ദേവതകൾക്ക് ശരീരമുണ്ട്. ആദിമമായ ചിന്തയിൽ ഇതിന് സ്ഥാനമില്ല, ശരീരമില്ലെന്ന് തന്നെയാണ്. പക്ഷെ ദേവത എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടായിരുന്നത് കേവലം മന്ത്ര രൂപത്തിലുള്ള. അപ്പോൾ ആ പ്രാചീനമായ കാഴ്ചപ്പാടിനെ അംഗീകരിച്ചുകൊണ്ടാണ് ദയാനന്ദ സരസ്വതിയും മറ്റും വിഗ്രഹാരാധനയെ നിഷേധിച്ചത്. വിഗ്രഹാരാധന, ദേവതകൾക്ക് ശരീരമുണ്ടെങ്കിലേ വിഗ്രഹത്തെ ആരാധിക്കേണ്ട ആവശ്യമുള്ളൂ. ദേവതകൾക്ക് ശരീരമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വിഗ്രഹത്തെ ആരാധിക്കുന്നത്? അതുകൊണ്ട് ദേവതകൾക്ക് ശരീരമില്ല, അതുകൊണ്ട് വിഗ്രഹാരാധന അസംബന്ധമാണ്. വേദത്തെ പ്രമാണമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതെല്ലാം പിന്നെ എങ്ങനെ വന്ന് പിൽക്കാലത്ത് വന്നാണ്? അപ്പോൾ പിൽക്കാലത്തെ അതിനെ പ്രമാണമാക്കിക്കൊണ്ടാണ് ഇവിടെ ശങ്കരാചാര്യനും പറയുന്നത്, ദേവതകൾക്ക് ശരീരമുണ്ട് എന്നുള്ള പക്ഷത്തെ. അപ്പോൾ ഒരു കാര്യത്തെ സമർത്ഥിക്കുമ്പോൾ പിന്നെ അതിനുള്ള പ്രമാണത്തെ ശ്രുതി എന്ന് എങ്ങനെയും കണ്ടുപിടിക്കും. ശ്രുതിയെ പ്രമാണമാക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പ്രമാണവും കിട്ടും. അങ്ങനെ വരുമ്പോൾ അതെവിടെ? ഇപ്പോൾ ശ്രുതി എന്ന് പറയുന്ന കാലാകാലങ്ങൾ അതിനും മാറ്റം വന്നിട്ടുണ്ട്. ആദിമകാലത്തുണ്ടായിരുന്ന ശ്രുതി മാത്രമുള്ള പിൽക്കാലത്ത് വന്നു. ബ്രാഹ്മണ ഭാഗങ്ങളെല്ലാം പിൽക്കാലത്ത് വന്നു. അപ്പോൾ അവിടെയെല്ലാം ഇതിന് പ്രമാണങ്ങളായി ഭാഗങ്ങളുണ്ട്, ദേവതകൾക്ക് ശരീരമുണ്ട് എന്ന് സമർത്ഥിക്കാൻ പറ്റിയ ഭാഗങ്ങളുണ്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് പിൽക്കാലത്ത് വന്നതാകാം എന്ന് പറയും. അപ്പോൾ അതിനെ ശ്രുതി എന്ന് കണക്കാക്കാൻ പാടില്ല എന്ന് പറയും പ്രാചീനന്മാർ. പറയും അത് പിൽക്കാലത്ത് ഓരോരുത്തർ എഴുതിച്ചേർത്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ സമർത്ഥിക്കുന്നതിന് വേണ്ടി എഴുതിച്ചേർത്തണമെന്നുണ്ട്. അതെല്ലാം തള്ളിക്കളയണം, അതൊന്നും വേദമുണ്ട്. ആര്യസമാജികളും മറ്റും പറയുന്നു അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തർ എഴുതിപ്പിടിപ്പിച്ചാണ്. പ്രാചീന വേദത്തിൽ ഇതൊന്നും പറയുന്നില്ല. അതുകൊണ്ട് പ്രാചീനന്മാർ പറയുന്നത് എന്താണ്? വേദമെന്ന് പറയുന്നത് ആ ശുദ്ധമായ അത്രയും ഭാഗമേ ഉള്ളൂ, പിന്നീട് വന്നിട്ടുള്ളതെല്ലാം പിൽക്കാലത്ത്. അല്ല മന്ത്രബ്രാഹ്മണയോർ വേദ, അത് വലിയ തർക്കമാണ്. മന്ത്രവും ബ്രാഹ്മണ ഭാഗങ്ങളും അവിടെ കൂടിച്ചേർന്നാണ് വേദം. അപ്പോൾ അവിടെ ബ്രാഹ്മണ ഭാഗങ്ങളിൽ വിഗ്രഹത്തെ ശരീരത്തെക്കുറിച്ച്, ദേവതാ ശരീരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതൊരിക്കലും അവസാനിക്കാത്ത തർക്കമാണ്. അപ്പോൾ ഇവിടെ ഭാഷകാരൻ ഇതെല്ലാം കൂടെ അംഗീകരിച്ചുകൊണ്ടാണ്. നമ്മൾ കർശനമായി പരിശോധിച്ചു കഴിഞ്ഞാൽ പല ഉപനിഷത്തുകളും വേദമേ അല്ലാതായിത്തീരും. ഭാര്യ സമാജികളും മറ്റ് പല വംശത്തുകളെയും വേദമായി ഒരുങ്ങിയിരിക്കുന്നില്ല. ഇതെല്ലാം പിൽക്കാലത്ത് എഴുതി പിടിപ്പിച്ചാണ്. അള്ള ഉപനിഷത്ത് തന്നെ ഉണ്ട്, അത് വേദമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഉപനിഷത്തുകളുടെ കൂട്ടത്തിൽ അതും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സരസ്വതി ഉപനിഷത്ത്, ഗണപതി ഉപനിഷത്ത്, സുബ്രഹ്മണ്യ ഉപനിഷത്ത്, ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് ഉപനിഷത്തുകളുണ്ട്. ഇതൊക്കെ പുരാണ ഇതിഹാസ കാലത്തിന് ശേഷം വേദത്തിൽ എഴുതി ചേർത്ത ഭാഗങ്ങളാണ്. വേദഭാഗമായി പ്രചാരം കിട്ടിയാണ്. ഇതിനെല്ലാം എങ്ങനെ ഉപനിഷത്തെന്ന് സ്വീകരിക്കാൻ പറ്റും? ഇങ്ങനെ ഒരു തള്ളി കളയുന്നുണ്ട്. പക്ഷെ ഭാഷകാരൻ ഇതെല്ലാം കൂടെ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടെ സമർത്ഥിക്കുന്നത്, വിഗ്രഹമുണ്ട് ശരീരമുണ്ട് എന്നുള്ള കാര്യം. എന്ന് പറയുന്നത് തഥാ സാമർഥ്യമഭി തേഷാം. സാമർഥ്യമയം എന്ന് വെച്ചാൽ എങ്ങനെയാണോ അർത്ഥിത്വം, അതുപോലെ സാമർഥ്യവും ഉണ്ട് എന്നാണ്. എന്നുവെച്ചാൽ തേഷാം കശ്ചിത് പ്രതിഷേധം അസ്ഥി. അത് മാത്രമല്ല, നേരിട്ടൊരു നിഷേധമില്ല. ദേവതകൾക്ക് ബ്രഹ്മജ്ഞാനം പാടില്ല, അങ്ങനെ ഒരു നിഷേധമില്ല. ഈ യുക്തി എന്ന് ശൂദ്രന്റെ കാര്യം പറയുമ്പോൾ അവിടെ എടുക്കത്തില്ല. ശൂദ്രന് വേദാധ്യയനം പാടില്ല എന്നുള്ള ഒരു നിഷേധം വേദം മുഴുവൻ അരിച്ചു പറിക്കാനും കിട്ടത്തില്ല. പക്ഷെ അക്കാര്യം അവിടെ മിണ്ടത്തില്ല. ദേവതയുടെ കാര്യം പറയുമ്പോൾ അത് പറയുന്നുണ്ട്. എന്താണ്? ദേവന്മാർക്ക് ബ്രഹ്മജ്ഞാനം പാടില്ല എന്നുവരുന്ന ഒരു നിഷേധവാക്യം വേദത്തിൽ ഒരിടത്തുമില്ല. അതുകൊണ്ട് ബ്രഹ്മജ്ഞാനം ദേവതകൾക്കാകാം എന്നാണ്. ശൂദ്ര യജ്ഞ അനവക്ലിപ്ത എന്ന് പറയുന്നു. അനവക്ലിപ്ത ശബ്ദിക്ക് നിഷേധം എന്ന് പറയുന്ന ഒരു അർത്ഥമില്ല. അതിന് കൃത്രിമമായ ഒരർത്ഥം ഉണ്ടാക്കിയാണ്. ഇനി അത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ആർക്കും അറിയത്തില്ല. പറയുന്നുണ്ട് ഇന്ന ഭാഗത്ത് നിന്നൊക്കെ പാഠഭേദമായിട്ട് സ്വീകരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ മനഃപൂർവ്വം ആയിട്ട് ഉണ്ടാക്കിയെടുത്താണ്. എന്തായാലും ദേവന്മാർക്ക് ബ്രഹ്മജ്ഞാനത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഒരു വാക്യവുമില്ല. അതുകൊണ്ട് ദേവന്മാർക്ക് ബ്രഹ്മജ്ഞാനം ആകാമെന്നാണ് സിദ്ധാന്തം. അതാണ് നജ കസ്യത് പ്രഷേധു അസ്തി. ശൂദ്രന്മാർക്ക് എന്തുകൊണ്ടാണ് ബ്രഹ്മജ്ഞാനത്തെ നിഷേധിക്കുന്നത്? നിഷേധിക്കുന്നു പറയുന്നു, ബ്രഹ്മജ്ഞാനമാകാനാർക്കും വിരോധമില്ല. പിന്നെ എന്താണ്? വേദ അധ്യയനപൂർവകമായ ബ്രഹ്മജ്ഞാനത്തെയാണ് നിഷേധിക്കുന്നത്. വേദ അധ്യയനം പാടില്ല ശൂദ്രൻ. എന്തുകൊണ്ട്? ഉപനയനത്തിന് അധികാരിയല്ല. അതാണ് എന്തുകൊണ്ട് അധികാരിയല്ല? ഉപനയനം വിധിച്ചിട്ടില്ല. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ഉപനയനത്തെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ശൂദ്രന് ഉപനയനത്തിന്റെ കാര്യം പറയുന്നില്ല. പറയാത്തതുകൊണ്ട് ശൂദ്രന് ഉപനയനത്തിന് അധികാരമില്ല. അതുകൊണ്ട് ശൂദ്രന് വേദാധ്യയനം പാടില്ല. അതുകൊണ്ട് വേദജ്ഞാനപൂർവകമായ ബ്രഹ്മജ്ഞാനം പാടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ദേവന്മാർക്കും ഉപനയനം വിധിച്ചിട്ടില്ലല്ലോ. അപ്പോൾ വേദജ്ഞാനപൂർവകമായ ജ്ഞാനം ദേവന്മാർക്കെങ്ങനെ? അതാണ് അടുത്ത ചോദിക്കുന്നത്. എന്നുവെച്ചാൽ ഉപനയന ശാസ്ത്രേണയോ ഏഷം അധികാരോ നിവർത്തിയത. ഉപനയന ശാസ്ത്രത്തിൽ ദേവന്മാർക്ക് ഉപനയനം വിധിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവർക്ക് ബ്രഹ്മജ്ഞാനത്തിന് അധികാരമില്ല എന്നുവരുമല്ലോ. വാനസമാനം പറയുന്നല്ല, ഉപനയനസ്യ വേദാധ്യയനാർത്ഥത്വ. ഉപനയനം എന്ന് പറയുന്നത് വേദാധ്യയനത്തിന് വേണ്ടിയിട്ടാണ്. വേദ അധ്യയനത്തിന് ശേഷം വേദപൂർവകമായ ജ്ഞാനം, അതാണ് അതിന്റെ ക്രമം. ദേവന്മാരെ സംബന്ധിച്ചാണെങ്കിലോ ദേശാഞ്ച സ്വയം പ്രതിഭാത വേദത്വം, ദേവന്മാർക്ക് സ്വയം തന്നെ അവരുടെ ഉടൽ വേദം പ്രകാശിക്കും എന്നാണ്. അതുകൊണ്ട് അവർക്ക് ജ്ഞാനത്തിന് കാര്യമുണ്ട്, വേദമൂലകമായ ജ്ഞാനത്തിന് അധികാരമുണ്ടാവും. ദേവന്മാർക്ക് സ്വയം ഉള്ളിൽ വേദം അവർക്ക് തോന്നും, അതിന് അവർക്ക് വേദം അധ്യയനം ചെയ്യേണ്ട കാര്യമില്ല എന്നാണ്. അത് പറയുന്നു ജന്മാന്തര അധ്യയന ബലാപൂർവപൂർവ ജന്മങ്ങളിൽ അവര് വേദ അധ്യയനം ചെയ്തിട്ടുള്ളതുകൊണ്ട് സ്വയമേവ പ്രതിപാദാഹ സ്മൃതാഹ വേദം വേഷാന്തി, സ്വയം തന്നെ അവരുടെ ഉള്ളിൽ ഇങ്ങനെ വേദം പ്രകാശിക്കും എന്നാണ്. അപ്പം വേദത്തിലൂടെയുള്ള ജ്ഞാനത്തിന് അവർക്ക് അധികാരമുണ്ട് എന്നർത്ഥം. അപ്പൊ ചോദിക്കുന്ന അതിനെന്താ പ്രമാണം ജന്മാന്തരത്തിൽ അങ്ങനെ ഉണ്ടാകുന്നു? പറയുന്നു ബാലാദിഷു പ്രവിഷ്ഠ പിശാചാദീനാം വേദ ഉദ്ഘോഷ ദർശനാം ദേവയോനീനാം ജന്മാന്തര സ്മരണം അസ്ഥീതി സ്മൃത വേദാന്താനാം അർത്ഥവിചാരയുക്ത. പറയുന്നു ചില കുട്ടികളിലും മറ്റും പിശാച് ബാധിച്ചു കഴിഞ്ഞാൽ അവർ വേദം ഉച്ചരിക്കുന്നത് കേൾക്കാറുണ്ടെന്നാണ്, ബാധ കൂടിക്കഴിഞ്ഞു. അതുപോലെ അങ്ങനെ സംഭവിക്കാവുന്നതാണ്, അങ്ങനെയൊക്കെ അപൂർവമായി സംഭവിക്കാറുണ്ട്. പിശാച് ബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ വേദന ചൊല്ലുന്നതാണ്. അതുപോലെ ദേവന്മാർക്കും അതെങ്ങനെ സംഭവിക്കുന്നു, അവർ വേദം പഠിച്ചിട്ടില്ലാത്തവർക്കും വേദജ്ഞാനം ഉണ്ടാകുന്നു എന്നുള്ളതിന് ഉദാഹരണം പറയുന്നു. ചിലരങ്ങനെ വേദം ചൊല്ലാറുണ്ട്. അപ്പോൾ ചില കുട്ടികളെങ്ങനെ വേദം ചൊല്ലുന്നു, അപ്പോൾ എങ്ങനെ അത് പൂർവ്വജന്മസ്മരണം കൊണ്ടാകാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും പൂർവ്വജന്മസ്മരണം കൊണ്ടാകാം, പക്ഷേ ഈ കുട്ടി ശൂദ്രനാണെങ്കിലോ. ചില കുട്ടികളിങ്ങനെ വേദം ചൊല്ലുന്നു, പക്ഷെ കുട്ടി ശൂദ്രനാണ്, അപ്പോൾ അവൻ അങ്ങനെ ചൊല്ലും. പറയുന്നു അങ്ങനെ ഒരു കുട്ടി ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ ഉള്ളിൽ പിശാചിരുന്ന് ചൊല്ലുന്നതാണ് വേദമെന്ന്. അതിനാണ് ഈ യുക്തി പറയുന്നത്. ബ്രാഹ്മണനാണെങ്കിൽ ശരിയാണ്, അവൻ്റെ പൂർവ്വ ജന്മത്തിലെ സംസ്കാരം കൊണ്ട് ചൊല്ലുന്നു. പക്ഷെ ശൂദ്രനാണ് ചൊല്ലുന്നതെങ്കിൽ അത് പിശാചാണ്. എന്ന് വെച്ചാൽ പിശാച് വേദം ചൊല്ലിയാലും ശരി, ശൂദ്രം വേദം ചൊല്ലാൻ പാടില്ല എന്നാണ്. അത്ര വാശിയാണ്. അതിവിടെ എഴുതി വച്ചിരിക്കുന്നത് ഞാൻ പറയുന്നതാണ്, എന്റെ സങ്കല്പത്തിൽ പറയുന്നൊന്നുമില്ല. അപ്പൊ പിശാചിനേക്കാളും താഴ്ന്ന സ്ഥാനമാണ് ശൂദ്രന് കൽപ്പിച്ചിരുന്നത് പഴയ കാലത്ത്. അത് വേറെ ഭാഗത്തും പറയുന്നുണ്ട്. അപ്പോൾ വേദത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് എത്ര വളഞ്ഞ ബുദ്ധിയാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് പറയുന്നു അങ്ങനെ ബാലൻ അതുപോലെ പിശാച് വേദം ചൊല്ലുന്നത് പോലെ ചിലപ്പോൾ ദേവന്മാർക്ക് പൂർവജന്മ സ്മരണമുണ്ട്, വേദം ചൊല്ലാം എന്നാണ്. അതെല്ലാം പറയുന്നിടത്ത്, ഇങ്ങനെയൊക്കെ പറയുന്നിടത്തെല്ലാം ഒരുപാട് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ വരും. ശൂദ്രൻ അവന്റെ പരിചര്യ രൂപത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവന് പുണ്യമുണ്ടാകുമെന്നും അവൻ പിന്നെ ദേവനാകുമെന്നും പറയുന്നുണ്ട്. അങ്ങനെ ദേവനായി കഴിഞ്ഞാൽ അവനും അവിടെ വേദം സ്മരിക്കില്ല, അവൻ എവിടെ നിന്ന് സ്മരിക്കും? ഒരുപാട് ചോദ്യങ്ങൾ വരും. അവന് വേദം ചൊല്ലാൻ അധികാരമില്ല, അവൻ ചൊല്ലിയിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? അവൻ ദേവനാകുമ്പോൾ അവൻ സ്മരിക്കുന്നു. അപ്പൊ ഇതിലൊക്കെ ഒരുപാട് കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ആ കൃത്രിമ ബുദ്ധിയാണ് ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ എഴുതി വെച്ചവരുടെ ആശയപരമായി ചോദ്യം ചെയ്യുന്നതാണ്, അല്ലെങ്കിലും വ്യക്തികളെയോ ഏതെങ്കിലും വിഭാഗത്തെയോ അല്ല ചോദ്യം ചെയ്യുന്നത്. ഇത്തരം കുരുട്ട് ബുദ്ധി പ്രയോഗിച്ച ആ ബുദ്ധികളെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ശരി, എങ്ങനെയൊക്കെ എഴുതി വെച്ചു കഴിഞ്ഞാൽ പിശാചിന് വേദം ചൊല്ലാം, ശൂദ്രന് പാടില്ല എന്ന് പറഞ്ഞു, അതെന്താ ന്യായം? എന്തെങ്കിലും ന്യായമുണ്ട്? അപ്പൊ ഇതിനെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ കുരുട്ട് ബുദ്ധി എന്ന് പറയും. എന്തിനു വേണ്ടി അത് ഉപയോഗിച്ചു? സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട്. തനിക്ക് കിട്ടുന്ന നേട്ടം വേറൊരുത്തനുണ്ടാകാൻ പാടില്ല. താൻ വേദം പഠിച്ചു കഴിഞ്ഞാൽ അത് പ്രയോഗിക്കാം, അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ദക്ഷിണ കിട്ടും, സമ്പത്ത് കിട്ടും. ശൂദ്രം പഠിച്ചു കഴിഞ്ഞാൽ അവനും കിട്ടും, അത് പാടില്ല, അവന് കിട്ടാൻ പാടില്ല. ഇതുപോലെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് മനഃപൂർവ്വം എഴുതി വെച്ച എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് വെറുതെ ഇങ്ങനെ നോക്കി സായണ ഭാഷ സംശയം വന്നപ്പോൾ നോക്കിയാണ്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ഒരു ഭാഗത്ത് ഒരു സ്ഥലത്ത് യാഗം നടക്കും. ആ യാഗം നടക്കുന്നിടത്ത് അവിടുത്തെ പുരോഹിതന്മാർക്ക് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് കുംഭങ്ങളിൽ നെയ്യ് കൊണ്ടുപോവുകയാണ് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ആ നെയ്യ് കൊണ്ടുപോകുന്ന ഗ്രാമത്തിലൂടെയാണ് കൊണ്ടുപോകുന്നത്. യാഗം നടക്കുന്ന വേറെ സ്ഥലത്താണ്, അതുകൂടി ഇങ്ങനെ ആൾക്കാർ തലയിൽ എടുത്തുകൊണ്ട് പോവുകയാണ് കുംഭങ്ങളിൽ നിറയുന്ന നെയ്യ്. പുരോഹിതന്മാർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവർക്കിത് കഴിക്കാം. ഇന്നത്തെ നെയ്യ് മിൽമയുടെ നെയ്യല്ല, പണ്ടത്തെ നെയ്യാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഒന്നും വരത്തില്ല, നല്ല നെയ്യാണ്. അപ്പോൾ അവിടെ ശകലം കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ഈ ഗ്രാമീണരായ ശൂദ്രന്മാരിത് കാണും, ഇങ്ങനെ ഈ നെയ്യും കൊണ്ടുപോകുന്നു. കാരണം ഈ പശുവിനെയൊക്കെ വളർത്തുന്നത് നെയ്യ് ഉണ്ടാക്കുന്നതൊക്കെ ആരാണ്? ഈ ഗ്രാമവാസികളാണ്. ഈ നെയ്യ് കൊണ്ടുപോകുന്ന കാണുമ്പോൾ ഈ നെയ്യ് ഉണ്ടാക്കുന്നവൻ എന്താ, എന്റെ ഫലം ചോദിക്കുകയാണ്. അപ്പൊ ഈ നെയ്യ് ഇങ്ങനെ പാത്രങ്ങൾ നിറച്ച് നെയ്യ് കൊണ്ടുപോകുന്നത് കണ്ടു കഴിഞ്ഞാൽ മതി ഇവന് ഭയങ്കരമായ പുണ്യം ഉണ്ടാകുന്നു പറയുന്നു. നെയ്യ് കൊണ്ടുപോകുന്ന കാണുന്നവർക്കെല്ലാം പുണ്യം. അടുത്ത ജന്മത്തിൽ അവൻ ബ്രാഹ്മണനോ അല്ലെങ്കിൽ ദേവനോ ആകും, കാഴ്ച കൊണ്ട് പുണ്യം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പൊ നെയ്യ് ഉണ്ടാക്കുന്നവന് കിട്ടുന്ന ഫലം എന്താണ്? പുണ്യം. കണ്ട് പുണ്യം അടഞ്ഞോണം. കഴിക്കുന്നതിനോ അതിന് വേറെ ആൾക്കാർ. അപ്പൊ ഇങ്ങനെയൊക്കെ എഴുതി വയ്ക്കുമ്പോൾ അതിന്റെ പിന്നിൽ സ്വാർത്ഥതയില്ലെന്ന് പറയാൻ പറ്റുമോ? കണ്ടാ പുണ്യം കിട്ടുമെന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താ? കഴിക്കേണ്ട ആവശ്യമില്ല, നെയ്യ് നല്ല സാധനമാണ്, അത് ഞങ്ങൾ കഴിച്ചോളാം, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാലുള്ള പുണ്യം മതി. പുണ്യഭാവങ്ങളെ കുറിച്ചുള്ള ചിന്തകളൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന അങ്ങനെയാണ്. ഇതാരാ എഴുതി വെച്ചിരിക്കുന്ന സായണം? അപ്പോ ഇതുപോലെയുള്ള ഒരുപാട് തമാശകളുണ്ട്. തമാശകളും വിഡ്ഢിത്തങ്ങളും എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പൊ ശൂദ്രന് കിട്ടുന്നതൊക്കെ പുണ്യം, അവനിവിടെ എല്ലാ കഷ്ടപ്പാടും അനുഭവിക്കണം. മറ്റുള്ളവർക്ക് നെയ്യൊക്കെ കഴിച്ച് നല്ല തടിയൊക്കെ വെച്ച് സുഖമായിട്ട് ജീവിക്കാം. ഇതൊക്കെയായിരുന്നു ഒരു കാലത്ത് നിലനിന്നിരുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്താണ്, പിശാചനം വേദം ചൊല്ലാം എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ എഴുതി വച്ചിരിക്കുന്നതിന് ആരെങ്കിലും ന്യായീകരിക്കാൻ തയ്യാറായാൽ എന്തെങ്കിലും ഒത്തിരി സ്റ്റോക്ക് ഉണ്ട്, ഇനിയും ഞാനെല്ലാം പുറത്തെടുക്കും. ഇതുപോലെ എഴുതിയതെല്ലാം മനഃപൂർവ്വമാണ്, മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണ്, സ്വാർത്ഥതയാണ്, കുരുക്ക ബുദ്ധിയാണെന്നുള്ളതിന് തെളിയിക്കുന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. അതെല്ലാം പുറത്തു കൊണ്ടുവരും, അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇവിടെ പറയുന്ന ഇതാണ്, എന്നുവെച്ച തേശാം കശ്ചിത് പ്രതിഷേധു അസ്ഥി, ദേവന്മാർക്ക് ഇത് പാടില്ല എന്ന് പറയുന്നതിന് നിഷേധമൊന്നുമില്ല. ദേവന്മാർക്ക് ബ്രഹ്മജ്ഞാനം പാടില്ല എന്ന് പറയുന്നതിന് നിഷേധമില്ല. അവർക്കാകാം ഉപനയന ശാസ്ത്രം, അവർക്ക് ഉപനയനം വിധിച്ചിട്ടില്ല, അതുകൊണ്ട് അവർക്ക് അധികാരമില്ല എന്നും പറയാൻ പാടില്ല. ഉപനയനം ഏതാധ്യയനത്തിന് വേണ്ടിയിട്ടാണ്, ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വയം അവർ സിദ്ധന്മാരാണല്ലോ, അവർക്ക് വേദജ്ഞാനം ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേദവിചാരം ചെയ്യാം, സ്വർഗത്തിലെ സുഖങ്ങളെക്കുറിച്ചൊക്കെ അവർക്കും ദോഷദൃഷ്ടി വരും. അപ്പോൾ അവരുടെ ഉള്ളിൽ ബോധമുണ്ടാകും. ഇങ്ങനെയൊക്കെ പറയുന്നിടത്തൊക്കെ പല വൈരുദ്ധ്യങ്ങളും വരും. കാരണം അവിടെ ഇരിക്കുന്നവർക്ക് ജ്ഞാനം ഉണ്ടാകുന്നത് അവിടെ ഹിരണ്യഗർഭൻ ഉപദേശിച്ചിട്ടാണ് എന്ന് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്. ഇവിടെ പറയുന്ന അങ്ങനെയല്ല, സ്വയം വേദജ്ഞാനം ഉണ്ടായിട്ടെന്നാണ്. അതെന്തോ ആയിക്കൊള്ളട്ടെ, അത് മാത്രമല്ല, ലഭിച്ച യേശാം വിദ്യാഗ്രഹണാർത്ഥം ബ്രഹ്മചര്യമായി തീർച്ചയായി, ഇവർക്ക് വിദ്യക്ക് വേണ്ടിയിട്ട് ബ്രഹ്മചര്യം തുടങ്ങിയ കാര്യങ്ങളും പറയുന്നുണ്ട്. ദേവന്മാരും സാധന അനുഷ്ഠിച്ചതായി പറയുന്നുണ്ട് ബ്രഹ്മവിദ്യക്ക് വേണ്ടി. എങ്ങനെ, ഏകശബ്ദം ഹൈ വർഷാണി മഖവൻ മഖവാൻ പ്രജാപതവും ബ്രഹ്മചര്യം ഉപാസന ചാന്ദോഗ്യത്തിൽ ഇത് ചർച്ച ചെയ്തതാണ്. പ്രജാപതിയുടെ അടുത്ത് ഇന്ദ്രൻ പോയിട്ട് ഏകശതം വർഷം അവിടെ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു, ഇന്ദ്രൻ ജ്ഞാനത്തിന് വേണ്ടി. അവിടെ സ്വയം ജ്ഞാനം ഉണ്ടായിരുന്നു എന്നല്ല പറയുന്നു, പ്രജാപതി ഉപദേശിച്ചു എന്ന് പറയുന്നുണ്ട്. തൊട്ടു മുമ്പ് പറഞ്ഞു അവിടെ സ്വയം വേദം തോന്നിയെന്ന്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ചിലയിടത്ത് ഇങ്ങനെയല്ല പരസ്പര വൈരുദ്ധ്യങ്ങളൊക്കെ പറയേണ്ടി വരും. അവിടെ ഉപദേശിച്ചു, പ്രജാപതി ഉപദേശിച്ചാണ് ജ്ഞാനമുണ്ടായതല്ല സ്വയം തോന്നിയൊന്നുമില്ല. മാത്രമല്ല ഭൃഗുവൈ വാരുണി വരുണം പിതരും ഉപസസാരാധി ഭഗവു ബ്രഹ്മ ഇത്യാദി അവിടെയും പറയുന്നുണ്ട് തൈത്തിരീയത്തിൽ. ജ്ഞാനത്തിന് വേണ്ടി അവർ അവിടെ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു. അവിടെ പറയുന്നു ഉപനയനമൊന്നും ചെയ്യാതെ തന്നെ ഈ സന്ദർഭത്തിൽ അവരെ ഞാൻ ഉപദേശിച്ചു. അപ്പോൾ വേദപൂർവകമായി ഞാൻ ഉപദേശിക്കുന്നതിന് ഉപനയനത്തിനൊന്നും ആവശ്യമില്ലെന്നും പറയുന്നുണ്ട്. അതിനൊക്കെ പിന്നെ ദുർവ്യാഖ്യാനം ചെയ്തു, ശൂദ്രനെ ഉപദ്രവിക്കാൻ വേണ്ടി ഭാഷകാരൻ തന്നെ ദുർവ്യാഖ്യാനം ചെയ്തു. അവരെ മുമ്പ് ഉപനയനം ചെയ്യിക്കാതെ തന്നെ ഉപദേശിച്ചു എന്ന് പറയുന്നിടത്ത് അവിടെ പറയാത്ത കാര്യം അവർ മുമ്പ് ഉപനയനം ചെയ്തിട്ടുള്ളത് കൊണ്ടാണെന്ന് ദുർവ്യാഖ്യാനം ചെയ്തു. അപ്പോൾ ഉപനയനം വേണമെന്നില്ല ജ്ഞാനത്തിന് എന്ന് അവിടെ നിന്ന് അവിടെ തന്നെ തെളിവുണ്ട്. ആ എന്തായാലും ഇവിടെ പറയുന്നത് ദേവന്മാർക്ക് ഉപനയനത്തിന്റെ ആവശ്യമില്ല. പിന്നെ ബ്രഹ്മചര്യത്തിന്റെ ആവശ്യം പിന്നെ എന്തിനാണെന്ന് ചോദിക്കും. ഉപനയനത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വൈരുദ്ധ്യങ്ങൾ വരും. എന്തായാലും ശരി, ഇവിടെ ഇപ്പൊ അതല്ല ചിന്തിക്കുന്നത്. ദേവന്മാർക്ക് അതിന് അധികാരമുണ്ടോ എന്നുള്ള കാര്യമാണ്. എനിക്ക് ഇതുവരെ പിടികിട്ടാത്ത ഒരു കാര്യമാണ്. പലതവണ ഞാൻ ഈ അധികരണം വായിച്ചു നോക്കി. ദേവന്മാർക്ക് വോട്ടവകാശമുണ്ടോ എന്ന് മനുഷ്യനെന്തിനാ ചിന്തിക്കുന്നു? മനുഷ്യർക്ക് എന്താ അതുകൊണ്ട് പ്രയോജനം? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതുപോലെ ദേവന്മാർക്ക് ജ്ഞാനത്തിന് അവകാശമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഈ മനുഷ്യരെന്തിനായിരുന്നു ചിന്തിക്കുന്നു? മനുഷ്യരും മനുഷ്യർക്ക് ഇതിന് അവകാശമുണ്ടോ എന്ന് ചിന്തിച്ചാൽ പോരെ. ദേവന്മാർ ചിന്തിച്ചോട്ടെ, അവർക്ക് അവകാശമുണ്ടോ? എന്തായാലും അവർ ഈ ലോകത്തുള്ളവരല്ല. എന്തുവായിക്കൊള്ളട്ടെ, ഇവിടെ പറയുന്നു ദേവന്മാർക്ക് അധികാരമുണ്ടെന്ന് സമർത്ഥിക്കുന്നു. പിന്നെ അതിനൊരു കാരണം ഇതാണ്, ദേവന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അവർക്ക് അധികാരമുണ്ടോയെന്നും നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഒരു കാര്യം, ഇവിടെ എന്തിനായി ബ്രഹ്മവിദ്യാപ്രങ്ങളെത്തി ചിന്തിക്കുന്നത്? കാരണം പൂർവമീമാംസയില് അധികാരികളെ കുറിച്ച് നിർണയിക്കുന്ന ഭാഗത്ത് പലതരത്തിലുള്ള അധികാരികൾ അവിടെ ചിന്തിക്കുന്നുണ്ട്. സ്ത്രീക്ക് അധികാരമുണ്ടോ? അവിടെ പറയുന്ന സഹ ദമ്പത്യോഹോ അധികാര, ചില കർമ്മങ്ങളിൽ ദമ്പതികൾക്ക് അധികാരമുണ്ട്. ആജ്യാവേഷണം പോലെയുള്ള കർമ്മങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്ത്രീയും കൂടി ചെയ്യണം. എന്ന് വിചാരിച്ച് സ്വതന്ത്രമായിട്ട് അധികാരമൊന്നുമില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ പൂർവമീമാംസയിൽ ഇവിടെയാണ് ആറാധ്യായത്തിലാണ് ചർച്ച ചെയ്യുന്നത്. അവിടെയൊക്കെ സ്ത്രീക്ക് അധികാരം കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, സ്ത്രീയുടെ അധികാരത്തെ പരിമിതപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ വേദത്തിൽ വൈദിക കാലഘട്ടത്തിൽ ഇങ്ങനെ ഭേദമൊന്നും ഉണ്ടായിരുന്നില്ല. ഗോത്ര സംസ്കാരത്തിന്റെ കാലത്തിൽ തുടക്കത്തിൽ ഈ ഒരു ഭേദമേയില്ല. മനുഷ്യനെങ്ങനെ വേർതിരിച്ചിരുന്നില്ല, സ്ത്രീയെന്നോ ബ്രാഹ്മണനെന്നോ ശൂദ്രനെന്നോ. അതൊരു കാലഘട്ടം. എന്നുവെച്ചാൽ ഈ പറയുന്ന അവകാശങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആർക്കൊക്കെ യോഗ്യത ഉണ്ടോ അവർക്ക് എല്ലാവർക്കും എല്ലാത്തിനും അവകാശം ഉണ്ടായിരുന്നു. ഇത് പിന്നെ വളരെ കർശനമാക്കിയത് ഈ മനുഷ്യനിൽ സ്വാർത്ഥത കടന്നു വന്നപ്പോഴാണ്. പുരോഹിതന്മാരിൽ സ്വാർത്ഥത കടന്നു എന്നുവെച്ചാൽ ഇതുകൊണ്ട് നമുക്ക് കൂടുതൽ ലാഭമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ തനിക്ക് കിട്ടുന്ന ലാഭം മറ്റുള്ളവർക്ക് കിട്ടാൻ പാടില്ല എന്നുള്ള ഒരു സ്വാർത്ഥ ചിന്താഗതി. അപ്പോൾ അത് വന്നു കഴിഞ്ഞിട്ട് അതിനെ പിന്നെ നിലനിർത്താൻ ശ്രമിച്ചു നൂറ്റാണ്ടുകളോളം. അതിനെ നിലനിർത്താൻ ശ്രമിച്ചപ്പോഴാണ് ഈ ശാസ്ത്രങ്ങളെല്ലാം ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തത്. ഇതിനൊരു വിഭാഗത്തെ ഒരു സമൂഹത്തെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇത് കൈകാര്യം ചെയ്ത ഒരു ന്യൂനപക്ഷം, ചില വ്യക്തികളാണ് ഇതിനെങ്ങനെ വഷളാക്കിക്കളഞ്ഞത്. പക്ഷെ അതിന്റെ ദോഷം വന്ന് എന്ത് ചെയ്ത ഒരു സമൂഹത്തിന് മുഴുവൻ വന്നു. ആ ദോഷമാണ് ഇന്ന് എല്ലാവരും അനുഭവിക്കുന്നത്. അന്നത്തെ ഇതിന്റെ ഗുണഭോക്താക്കളും അല്ലാത്തവരും മറിച്ചുള്ളവരും എല്ലാവരും ഇന്ന് അനുഭവിക്കുന്നുണ്ട് ഇതിന്റെ ദോഷങ്ങൾ. ചില വ്യക്തികൾ ചെയ്തു വെച്ച കാര്യങ്ങളാണ്. നമ്മളത് ചോദ്യം ചെയ്യുന്നത് വ്യക്തികളെയല്ല, കേവലം ആശയങ്ങളെ പ്രചരിപ്പിച്ചവർ. ഇന്നും അത് പ്രചരിപ്പിക്കുന്നു, അവരെയും ചോദ്യം ചെയ്യുന്നു. ശരിയായ കാര്യമുണ്ട്. ദേവാന്തര അഭാവാതിഥി അപൂർവ മീമാംസയിൽ ഇത് ചർച്ച ചെയ്തു. ദേവന്മാർക്ക് കർമ്മത്തിന് അധികാരമുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അവർ ആർക്കു വേണ്ടി ചെയ്യും? ഋഷിമാർക്കുണ്ടോ? അവിടെ പറയുന്ന അവരേത് ഋഷിയെ അവിടെ വരികയും ആ സൂത്രങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. യഥപി കർമ്മസ്വ അനധികാര കാരണ മുക്തം എന്ന ദേവാനാം ദേവാന്തരാഭാവാദ്നാശീനാം ആർഷയാന്തരാഭാവാദിതി. ഋഷിമാർക്ക് അവിടെ പറഞ്ഞിരിക്കുന്ന ഋഷിമാർക്ക് കർമ്മത്തിന് അധികാരമില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന ദേവതകൾക്ക് കർമ്മത്തിന് അധികാരമില്ല. തത് വിദ്യാസു അസ്ഥി. പക്ഷെ അത് വിദ്യയിൽ, ജ്ഞാനത്തിലത് പറയാൻ കഴിയത്തില്ല. നഹി ഇന്ദ്രാദീനാം വിദ്യാസു അധിക്രിയമാണാം ഇന്ദ്രാദ്ദേശീന കിഞ്ചിത് കൃത്യമസ്തി. കാരണം അവിടെ ദേവേന്ദ്രന് അധികാരം കൊടുത്തു കഴിഞ്ഞാൽ ആ ദേവേന്ദ്രൻ ഏത് ദേവേന്ദ്രന് വേണ്ടി ഹവി സർപ്പിക്കും? കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ഇന്ദ്രാദീനാം വിദ്യാസു അധിക്രിയമാണാം. അവര് കർമ്മത്തെ സംബന്ധിച്ച് പറയാണ്, കർമ്മത്തിൽ അവർ അധികാരിയായി കഴിഞ്ഞാൽ ഏത് ദേവേന്ദ്രനും അവിസർപ്പിക്കും പറ്റില്ല. പക്ഷെ ജ്ഞാനത്തിൽ അധികാരം വന്നാൽ ആ ദോഷമില്ല. എന്തുകൊണ്ട്? ഞാൻ മറ്റൊന്നിനും മറ്റാർക്കും വേണ്ടിയല്ല. വിദ്യാസ്വാധിക്രിയമാണ് അവർ, വിദ്യയിൽ അവർക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ദ്രന് മറ്റൊരു ഇന്ദ്രനെ ഉദ്ദേശിച്ച് ചെയ്യാനൊന്നുമില്ല. അവിടെ ജ്ഞാനം കൊണ്ട് മോക്ഷം. നജാ ഭൃഗ്വാദീനാം ഭൃഗ്വാദി സഗോത്രതയ ഭൃഗു എന്താണോ അവനെ സംബന്ധിച്ച് അതുപോലെ തന്നെ ഭൃഗുഗോത്രത്തിൽ പെട്ടു എന്നുള്ള നിലയ്ക്ക് സഗോത്രത്വനെ ചെയ്യാൻ അവിടെ കാര്യമൊന്നുമില്ല. ഭൃഗുവിന് ഞാനുണ്ടായാൽ ഭൃഗുവിന് മോക്ഷമായി. തസ്മാ ദേവാദീനമാവി വിദ്യാസ്വാധികാര കേന വാര്യത. അതുകൊണ്ട് ദേവാദികൾക്കും വിദ്യയിൽ അധികാരമുണ്ട്. അതിന് നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല. ദേവാദി അധികാരേപി അങ്കുഷ്ടമാത്ര ശ്രുതി അങ്കുഷ്ടാപേക്ഷയാണ് വരുത്തി. പക്ഷേ ദേവന്മാർക്ക്, കാരണം മനുഷ്യനിത് അധികാരം, മനുഷ്യനിതിന് അധികാരം ഉണ്ടെന്ന് പറഞ്ഞതിന് ഒരു യുക്തി നേരത്തെ എന്താ പറഞ്ഞത്? അങ്കുഷ്ടമാത്ര ശ്രുതി. അങ്കുഷ്ടമാത്ര ശ്രുതി എന്ന് പറഞ്ഞിരിക്കുന്നതിലൂടെ തന്നെ മനസ്സിലാക്കാം മനുഷ്യനാണ് ഇതിനധികാരി എന്ന്. കാരണം മനുഷ്യന്റെ അങ്കുഷ്ടത്തെ കുറിച്ചാണ് പറയുന്നത്, ഉറുമ്പിന്റെ അല്ല പറയുന്നു. അപ്പൊ ദേവന്മാർക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അങ്കുഷ്ടമാത്ര ശ്രുതി എങ്ങനെ ശരിയോ? അങ്കുഷ്ടം പെരുവിരലിന്റെ വലുപ്പമാണ്. ആത്മാവനെന്ന് പറഞ്ഞ് എങ്ങനെ യോജിക്കും? യോജിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാ? ഈ ദേവന്മാരെന്ന് പറയുന്നത് ഹിമാലയം പോലെ വലിയ ശരീരമുള്ളവരാണ്. അവർക്ക് മനുഷ്യന്റെ പെരുവിരലിന്റെ അത്രയുള്ള ആത്മാവ് എങ്ങനെയാ? അത് പോരാതെ വരും. അമ്പറയുന്നു അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എടുത്തോളൂ. ആ ദേവന് ഹിമാലയത്തിന്റെ അത്ര ഉണ്ടെങ്കിൽ ദേവന്റെ അങ്കുഷ്ടവും അതുപോലെ അത്രയും വലിപ്പമുള്ളതായിരിക്കും. എവറസ്റ്റിന്റെ അത്രയും വലിപ്പം കാണുന്നത് എന്നെടുത്തോളണമെന്നാണ്. ദേവാദ്യാധികാരി അങ്കുഷ്ടം മാത്രം സ്വ അങ്കുഷ്ടാപേക്ഷ ദേവന്മാരുടെ അങ്കുഷ്ടത്തെ എടുത്തോളൂ. ദേവന്മാർ അണിമാതി ഐശ്വര്യങ്ങളുള്ളവരാണോ? അവർക്ക് എത്ര വലിയ ശരീരമാകാം, എത്ര ചെറിയ ശരീരമാകാം, അതനുസരിച്ച് അവരുടെ ഹൃദയം സങ്കോചിച്ചോളും വികാസിച്ചോളും. അതിനെക്കുറിച്ചൊന്നും സംശയിക്കണ്ട. ചുരുക്കത്തിൽ എന്താണ്? എങ്ങനെയാണോ ഇവിടെ ബ്രഹ്മജ്ഞാനത്തിന് മനുഷ്യർക്കെല്ലാം അധികാരമുള്ളത്, അതുപോലെ ദേവതകൾക്കും അധികാരമുണ്ട്. വാസ്തവത്തിൽ ഈ പ്രകടനത്തിൽ വ്യാഖ്യാതാവ് ഒരു കൃത്രിമം ചെയ്തു. കാരണം അടുത്തു വരുന്ന അധികരണം അവിശുദ്രാധികരണമാണ്. അവിടെ അത് ചർച്ച ചെയ്യുന്നുണ്ട്. ശരി, മനുഷ്യരിൽ ആർക്കൊക്കെയാണ് അധികാരം? ശ്രുതി മൂലകമായ ജ്ഞാനത്തിന്. അവിടെ പൂർവമീമാംസയ്ക്കനുസരിച്ച് ബ്രാഹ്മണ ക്ഷത്രി വൈശ്യർ മൂന്ന് കൂട്ടർക്കാണ് വേദം പഠിക്കുന്നതിന് അധികാരം. അപ്പൊ ശ്രുതി മൂലകമായ ജ്ഞാനത്തിന് അവർക്ക് അധികാരമുള്ളൂ. ശൂദ്രന് അതിന് അധികാരമില്ല. പക്ഷേ ശൂദ്രന് ജ്ഞാനം ഉണ്ടാകും, അത് നിഷേധിക്കുന്നുണ്ട്. അതവിടെ ചർച്ച ചെയ്തു. പക്ഷെ ഇവിടെ പൂർവ അധികരണത്തിൽ പറയുന്നത് ജ്ഞാനത്തിന് മനുഷ്യർക്ക് അധികാരമുണ്ടെന്നാണ്, എല്ലാ മനുഷ്യർക്കും. അതാണ് ആദ്യം പറയുന്നത്. അവിടെ ശ്രുതിയെ കൊണ്ടുവന്നിട്ട് ഇവിടെയും ചർച്ച ചെയ്യുന്നത് അവശൂദ്രാധികരണത്തിലെ വിഷയമാണെന്ന് ഭാഷകാരൻ വരുത്തി തീർത്തത് കൃത്രിമമാണ്. എന്നാൽ പിന്നെ അവശുദ്ധ അധികരണത്തിന്റെ ആവശ്യമില്ല. കാരണം അവിടെ ചർച്ച ചെയ്യുന്നവരും ഇവിടെ എന്തിനാ ചർച്ച ചെയ്യുന്നു? ഇവിടെ മനുഷ്യ അധികാരത്തെ കുറിച്ചാണ് പറയുന്നത്. എന്തിനു വേണ്ടി? ജ്ഞാനത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ഭാഷ എഴുതിയപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ കൃത്രിമമാക്കി ഇവിടെയും അവിശുദ്ധ അധികരണത്തിന്റെ വിഷയം ഇവിടെയും ചർച്ച ചെയ്തു തൊട്ടു മുമ്പിൽ. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? കാരണം മനുഷ്യ അധികാരത്തെ കുറിച്ച് പറയുന്നിടത്ത് മനുഷ്യർക്ക് എല്ലാവർക്കും ജ്ഞാനത്തിന് അവകാശമുണ്ട് പറഞ്ഞു. എല്ലാവർക്കും ജ്ഞാനത്തിന് അവകാശമുണ്ട്, പക്ഷെ ഒന്നുണ്ട്, അതിനവൻ യോഗ്യനായിരിക്കും. യോഗ്യതയില്ലാത്തവർക്ക് വേണമെന്ന് പറയുന്നില്ല. ഇവിടെ ജ്ഞാനത്തിന് വേണ്ട യോഗ്യതയെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. ജ്ഞാനത്തിന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് എന്താണ്? സമതമാദി ഗുണങ്ങളും മറ്റും അതുള്ളവനേ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ആ ഒരു കാര്യം ചർച്ച ചെയ്യാതെ ഇവിടെ അവശൂദ്രാധികരണത്തിന്റെ വിഷയത്തെ ചർച്ച ചെയ്തത് സർവത്ര അവശൂദ്രതയെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കൃത്രിമ വ്യാഖ്യാനമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട്? തൊട്ടടുത്ത് ചർച്ച ചെയ്യുന്നത് ആദ്യം മനുഷ്യാധികാരത്തെ കൂടി ചർച്ച ചെയ്തു, അടുത്ത് ചർച്ച ചെയ്യുന്നത് ദേവാധികാരത്തെ കുറിച്ചാണ്. അവിടെയും പറയുന്നത് എന്താണ്? ദേവന്മാർക്ക് ജ്ഞാനം ഉണ്ടാകാം, ആയിക്കോട്ടെ, അതിന് വിരോധമില്ല. ദേവന്മാർക്കും അവിടെ ചെല്ലുമ്പോൾ അവിടെ ഹിരണ്യഗർഭന് ഉപദേശിക്കും, ജ്ഞാനം ഉണ്ടാകും എന്നൊക്കെ പല സ്ഥലത്ത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ സന്ദർഭ ഉചിതമല്ലാത്ത രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്തിട്ട് ആവശ്യമില്ലാത്തിടത്തും ശൂദ്രന് വേദത്തിന് വേദാധ്യയനത്തിന് അധികാരമില്ല എന്ന് ഭാഷകാരൻ ഇവിടെ സമർത്ഥിച്ചത് സദുദ്ദേശത്തോടെ അല്ല എന്നാണ്. എന്നുവെച്ചാൽ അത് പൂർവമീമാംസയിലെ ആ വ്യാഖ്യാനത്തെ പിന്തുടർന്നുകൊണ്ട് അതിനെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒന്ന് മാത്രമേ ചിന്തിക്കാവൂ, എന്താണ്? ജ്ഞാനത്തിന് ആർക്കാ അധികാരം? രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് അർത്ഥിത്വം, മറ്റൊന്ന് സാമർത്ഥ്യം. സാമർത്ഥ്യം എന്നുവെച്ചാൽ ഇതാണ് യോഗ്യത. ഒരാൾക്ക് ആഗ്രഹമുണ്ടോ ജ്ഞാനത്തിന്? അയാൾക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോ? ഈ പ്രകടനത്തിൽ ഇത് രണ്ടുമേ ചർച്ച ചെയ്യാൻ പാടുള്ളൂ. അതിന് രണ്ടിനും ഒരാൾക്ക് അത് രണ്ടും ഉണ്ടെങ്കിൽ, ആഗ്രഹമുണ്ട് യോഗ്യതയും ഉണ്ടെങ്കിൽ അയാൾക്ക് ബ്രഹ്മജ്ഞാനത്തിന് അധികാരമുണ്ട്. അവിടെ പിന്നെ ജാതി നോക്കേണ്ട കാര്യമില്ല. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ അവർക്ക് അധികാരമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തോരും ജ്ഞാനത്തെ ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്തു എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. അപ്പൊ ആ ആശയത്തെ അംഗീകരിക്കാൻ പറ്റില്ല. അതാണ് നമ്മൾ വിമർശിക്കുന്നത്, ചോദ്യം ചെയ്യുന്നത്. അല്ല, വ്യക്തിയല്ല, വ്യക്തിയാണ് ധരിക്കരുത്. അന്ന് സൂത്രത്തിൽ വ്യക്തമായി പറഞ്ഞു, മനുഷ്യ അധികാരം, ഇതിനധികാരി മനുഷ്യനാണ് ഇവിടെ പറഞ്ഞു. അതിനെ മാറ്റിമറിച്ചു. ഈ ദേവതാധികാരത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെ മറ്റ് പല വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കും. ശബ്ദശാസ്ത്രത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും ഇവിടെ ചിന്തിക്കും. പ്രധാനമായി വരുന്ന ഒരു കാര്യമാണ് ഈ ദേവതകൾക്ക് ശരീരമുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ ഈ വിവാദം എന്ന് പറയുന്നത് അങ്ങനെ ധരിക്കരുത്, ആസ്തികനും നാസ്തികനും തമ്മിലുള്ള വിവാദമാണെന്ന് ധരിക്കരുത്. വേദത്തിലെ രണ്ടിനും പ്രമാണമുണ്ട്. ദേവതക്ക് ശരീരമുണ്ടെന്നും ദേവതകൾക്ക് ശരീരമില്ലെന്നും രണ്ടും വേദത്തെ അധികരിച്ചുകൊണ്ട് പറയാം. ദേവത എന്ന് പറയുന്നത് കേവലം ശബ്ദരൂപമാണ്, അതിനപ്പുറമൊന്നുമില്ല. അങ്ങനെ ഈ സ്വഹ, ഇത് തന്നെയാണ് ദേവത, അങ്ങനെ പറയാം. അതിനപ്പുറം ഇല്ല എന്ന് ഉണ്ടെന്നും പറയാം. ഭാഷകാരൻ രണ്ടാമത്തെ പക്ഷത്തെ സ്വീകരിക്കുന്നു, ദേവതകൾക്ക് ശരീരമുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ അത് ഒരാൾ ഏത് സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരവരുടെ ശ്രദ്ധയും വിശ്വാസം അനുസരിച്ച് പല കാര്യങ്ങളും നമുക്ക് അവസാനം ശരണം ഇതാണ്, അവനവന്റെ ശ്രദ്ധ വിശ്വാസം എന്തോ അതനുസരിച്ച് സ്വീകരിക്കുക. ശാസ്ത്രത്തിൽ എന്ത് ചർച്ച ചെയ്യുന്നു എന്നുള്ളതല്ല, കാരണം അക്കാര്യത്തിൽ നമുക്ക് ചിലപ്പോൾ പലപ്പോഴും ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ പോയി. കാരണം ഈ ചർച്ച ചെയ്യുന്നതൊക്കെ നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമുള്ള കാര്യങ്ങളാണ്, പ്രത്യക്ഷാദി പ്രമാണങ്ങൾക്ക് അപ്പുറമുള്ള കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ എങ്ങനെ തീരുമാനിക്കും? വിശ്വാസമാനവന്റെ ഉണ്ടെന്ന് വിശ്വസിക്കാനാക്ഷമെങ്കിൽ ഉണ്ടെന്ന് വിശ്വസിക്കുക, ഇല്ലെന്നാണെങ്കിൽ അത് അതീന്ദ്രിയമായ വിഷയങ്ങളിൽ അതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അതിനോട് അനുബന്ധിച്ച് വരുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ദതി വിഗ്രഹവത്വാദി അഭ്യുഗമേന ദേവാദീനാം വിദ്യാസ്യ അധികാരോ വർണ്ണീത വിഗ്രഹവത്വാ വൃത്തികാദിവത് ഇന്ദ്രാദീനാമപി സ്വരൂപ സന്നിധാനേന കർമാംഗഭാവോ അഭ്യുപഗമ്യത്തെ. അപ്പൊ ശരീരമുണ്ടെന്ന് പറയുന്നതിൽ എന്തുകൊണ്ട് അപ്പോ വൈദികന്മാര് ദേവന്മാർക്ക് ശരീരത്തെ അംഗീകരിച്ചില്ല? അവർ കുറച്ചുകൂടി പ്രായോഗികമായി ചിന്തിച്ചവരാണ്. ഒന്ന്, അവർ സ്വാർത്ഥന്മാരായിരുന്നു, കൂടുതൽ അവർ നിഷ്കളങ്കന്മാരായിരുന്നു പ്രാചീന മനുഷ്യർ. കാരണം അവര് ഇങ്ങനെ ഏകാന്തമായ സ്ഥലങ്ങൾ ഏകാഗ്രമായി ചിന്തിച്ച് അവർക്ക് പല അറിവുകളും ഉണ്ടായി, അവരുടെ അറിയിൽ അവർക്ക് ശ്രദ്ധയുണ്ടായി. അപ്പോൾ അവർ പല സമ്പ്രദായങ്ങൾ രൂപീകരിച്ചു. മറ്റുള്ളവനെ ദ്രോഹിക്കണമെന്നുള്ള ചിന്ത അക്കാലത്തുണ്ടായില്ല. ഇതിൽ നിന്ന് സമ്പത്തും ഐശ്വര്യമൊക്കെ ഉണ്ടായപ്പോഴാണ് സ്വാർത്ഥം വന്നത്, ഇതൊക്കെ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണം, വേറെ ആർക്കും പോകരുത് എന്ന്. അവിടെയാണ് തകരാറുണ്ടായത്. യദി വിഗ്രഹവത്വാദി അഭ്യുഗമേന, ശരി ശരീരമുണ്ടെന്ന് അംഗീകരിക്കാം. ദേവാദീനാം വിദ്യാസ്വാധികാര വർണ്ണീത, ശരി തീരുമാനിക്കാം ദേവന്മാർക്കും ശരീരമുണ്ട്, അതുകൊണ്ട് വിദ്യയ്ക്ക് അധികാരമുണ്ട്. അതായത് ദേവന്മാർക്ക് ശരീരമുണ്ടെന്ന് അംഗീകരിച്ചാലേ വിദ്യയ്ക്ക് അധികാരമുണ്ടെന്ന് പറയാൻ പറ്റും, അങ്ങനെ ഒരു തകരാറുകൂടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ദേവത എന്ന് പറയുന്നത് കേവല ശബ്ദമാണെങ്കിൽ പിന്നെ എന്താ മനനം എങ്ങനെ നടക്കും, ജ്ഞാനം എങ്ങനെ ഉണ്ടാകും? ശബ്ദത്തിൽ അതൊന്നും സംഭവിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ശരീരമുണ്ടെന്നിവിടെ സമർത്ഥിക്കുന്നത്. അല്ല, നമ്മൾ സാധാരണ ചിന്തിക്കുമ്പോൾ പോലെ ദേവതകൾക്ക് ഈ സ്ഥൂലമായ ശരീരമില്ല, സൂക്ഷ്മമായ ശരീരമാണ് എന്നൊന്നും ആ രീതിയിലല്ല. അതൊക്കെ പിൽക്കാലത്ത് വന്ന ഭാവനകളാണ്. ഇവിടെ പൂർവപക്ഷം എന്ന് പറയുന്ന ദേവത എന്ന് പറഞ്ഞാൽ കേവല ശബ്ദം, അങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ അവർക്ക് വിദ്യയ്ക്ക് അധികാരമില്ല. അത്രമാത്രമേ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ശ്രവണ മനനങ്ങൾ ചെയ്യണമെങ്കിൽ ശരീരം വേണം. അപ്പൊ അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ദേവന്മാർക്ക് വിദ്യയ്ക്ക് അധികാരമുണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ വിഗ്രഹവത്വാ വൃത്തികാധിപ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ പോലെ വേണ്ടി വരും. മനുഷ്യനെന്താണ്? വേദം അധ്യയനം ചെയ്യുന്നു, കർമ്മങ്ങൾ ചെയ്യുന്നു, അവിടെ യജമാനുണ്ട്, ഋത്തിക്കുകളുണ്ട്. ഋത്തിക്കുകളാണ് കർമ്മം ചെയ്യിപ്പിക്കുന്നത്, ശരിക്കും കർമ്മത്തിന്റെ കർത്താവ് യജമാനാണ്. അത് വീണ് വൈദികമായ കർമ്മങ്ങളും നടക്കുന്നു. അപ്പോൾ വൈദിക കർമ്മം നടക്കുന്നതിലൊന്ന് വേണം ശരീരമുള്ളവനായ എടുത്തിക്ക് അവിടെ ഇരുന്ന് മന്ത്രങ്ങൾ ചൊല്ലി യജമാനു വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നു. ആ യാഗം നടക്കുന്ന സ്ഥലത്ത് എടുത്തിക്ക് അവിടെ ഉണ്ടല്ലോ ഒക്കെ ചെയ്യാനായിട്ട്. ദേവന്മാർക്ക് ശരീരമുണ്ടെന്ന് പറഞ്ഞാൽ ദേവനെ ഉദ്ദേശിച്ചിട്ടാണ് ഹവിസ് അർപ്പിക്കുന്നത്. അപ്പൊ ദേവനും അവിടെ കാണേണ്ടതല്ലേ ഹവിസ് സ്വീകരിക്കാൻ എന്നാണ് ചോദിക്കുന്നത്. ഇന്ദ്രാദീനാമവി സ്വരൂപ സന്നിധാനേന കർമാംഗഭാവോ അഭ്യുഗമ്യത്തെ വൃത്തിക്കാധിപത്. വൃത്തിക്ക് എങ്ങനെയാണോ അവിടെ ശരീരത്തോടുകൂടി വന്നിരുന്ന് ഈ കർമ്മങ്ങൾ ചെയ്യുന്ന, അതുപോലെ ആ ഹവിസ് വൃത്തിക്ക് ഇങ്ങനെ അർപ്പിക്കുമ്പോൾ ഹോതാ പോതാ എന്നെല്ലാം പറഞ്ഞ് പല തരത്തിലുള്ള വൃത്തിക്കുകളുണ്ട്. അവർ ഹവിസ് അർപ്പിക്കുമ്പോൾ ഇന്ദ്രൻ അവിടെ വന്നിരുന്നിട്ട് ശരീരത്തോടുകൂടി വന്നിരുന്നിട്ട് എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? കാരണം ശരീരമുണ്ടല്ലോ, ശരീരമുണ്ടെങ്കിൽ കാണണ്ടേ? ഇനി പറയണല്ല, അവിടെ ശരീരം കാണുന്നില്ല, പക്ഷെ ഇന്ദ്രനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്ദ്രന് ശരീരമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ശരീരമുണ്ടെങ്കിൽ അവിടെ കാണണം. അപ്പോ ദേവത എന്ന് പറയുന്നത് കർമ്മത്തിന്റെ അംഗമാണ്. ദ്രവ്യവും ദേവതയുമാണ് കർമ്മങ്ങളുടെ മുഖ്യമായ രണ്ടംഗങ്ങൾ. അവിടെ കർമാംഗമായ എങ്ങനെയാണോ ദ്രവ്യം അവിടെ പ്രത്യക്ഷമായിരിക്കുന്നത്, അതുപോലെ കർമാംഗമായ ദേവതയും പ്രത്യക്ഷമാകണം ശരീരം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കർമ്മമേ അസംബന്ധം എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് പൂർവക്ഷി പറയുന്നത് ദേവന്മാർക്ക് ശരീരത്തെ ഉണ്ടെന്ന് സ്വീകരിക്കാൻ പാടില്ല. തഥാച വിരോധ കർമ്മണി സ്യാദ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കർമ്മത്തിൽ തന്നെ വൈരുദ്ധ്യം വരും, ഇതിൽ തന്നെ എന്തോ പോരായ്മകൾ വരും. പൂർവക്ഷം ഇന്ദ്രാദീനാ സ്വരൂപ സന്നിധാനേന യാഗ അംഗഭാവോദൃശ്യത. ഒരു സ്ഥലത്ത് യാഗം നടത്തുന്നിടത്ത് ഇന്ദ്രൻ ശരീരത്തോടുകൂടി വന്നിരുന്നു ഹവിസ് സ്വീകരിക്കുന്ന ആരും കാണുന്നില്ല. അപ്പോൾ ഇന്ദ്രന് ശരീരമുണ്ടെന്ന് സ്വീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ദ്രൻ അതിനധികാരി അല്ല എന്ന് പറയേണ്ടി വരും എന്നാണ്. എന്നുവെച്ച സംഭവതി ബഹുഷു യാഗേഷു യുഗപത് ഏകസേന്ദ്രസ്യ സ്വരൂപ സന്നിധാനാത അനുപത്തി. ഇനി അത് മാത്രമല്ല, ഇന്ദ്രന് ശരീരമുണ്ടെന്ന് തന്നെ വെച്ചോട്ടെ, അപ്പോൾ യാഗം എന്ന് പറയുന്നത് പല സ്ഥലത്ത് നടക്കുന്നു. ഭാരതത്തിൻ്റെ പല ഭാഗത്തായി പലരും യാഗം ചെയ്യുന്നു, പല രാജാക്കന്മാരും യാഗം ചെയ്യുന്നു. ഇന്ദ്രന് എത്ര സ്ഥലത്ത് പോകും? ഇന്ദ്രന് ശരീരം ഉണ്ടെങ്കിൽ ആ ശരീരം കൊണ്ട് ഒരിടത്തല്ലേ പോകാൻ പറ്റും, ബാക്കിയുള്ളിടത്തൊക്കെ എന്ത് ചെയ്യും? ശരീരം ഉണ്ടെന്ന് സ്വീകരിച്ച എങ്ങനെ ഒരു ദോഷവും വരും? ആണ് ബഹുഷു യാഗേഷു പല യാഗങ്ങളിൽ യുഗപത് ഏകസീന്ദ്രസ്യ. ഒരേ സമയം ഒരു ഇന്ദ്രൻ തന്നെ സ്വരൂപ സന്നിധാനത്ത ഇരിക്കുക എന്നുള്ളത് അനുഭവത്തെ അത് ശരിയല്ല. അതുകൊണ്ട് ഇന്ദ്രന്റെ ശരീരം ഉണ്ടെന്ന് സ്വീകരിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ പൂർവ വൈദികന്മാർ ചിന്തിച്ചത് ഇതൊക്കെ ആയിരിക്കും. ഇന്ദ്രനെന്ന് പറയുന്ന മനുഷ്യന് ശരീരമുണ്ട്, അതുപോലെ ഇന്ദ്രനെന്ന് പറയുന്ന ശരീരമുള്ള ഒരു ദേവൻ എന്നല്ല അവർ ചിന്തിക്കാത്ത ഇതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള തരാറുകളെല്ലാം വരും. അതുകൊണ്ട് അവരങ്ങോട്ട് പോയില്ല, ദേവന ശബ്ദമാണ് അവിടെ അവരെ നിന്നു പറയുന്നു. നായമസ്തി വിരോധ പറയുന്നു, വിരോധമില്ല, ദേവന്മാർക്ക് ശരീരമുണ്ടെന്ന് സ്വീകരിക്കാം. നമുക്കും ഇഷ്ടം അതൊക്കെയാണ്, ദേവന്മാർക്ക് ശരീരമുണ്ടെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ കൊണ്ട് പല ഉപകാരങ്ങളും ഉണ്ടാവും. കസ്മത് എന്തുകൊണ്ട് പറയുന്നു? അനേക പ്രതിപത്തേഹി മനസ്സമാനം പറയുന്നു. എന്താണ് അനേക പ്രതിപത്തി എന്ന് പറഞ്ഞാൽ? ഏകസ്യാപി ദേവതാത്മനഃ ഈകവത് അനേക സ്വരൂപ പ്രതിപത്തി സംഭവതി പറയുന്നു. അതിൽ ദോഷമൊന്നുമില്ല. ഇന്ത്യയിൽ 100 സ്ഥലത്ത് 100 യാഗം നടക്കുന്നു ഇരിക്കട്ടെ, ദേവേന്ദ്രനെ ചെയ്യും 100 ശരീരത്തെ സ്വീകരിക്കുക, എളുപ്പമല്ലേ? ശരീരം വേണമെന്നല്ലേ ഉള്ളൂ, അണിമാതി ഐശ്വര്യങ്ങളുള്ള ആളല്ലേ? 100 ശരീരം സ്വീകരിച്ച് 100 സ്ഥലത്തും പോയിരുന്നു ഹവിസ് സ്വീകരിക്കും. അതാണ് അനേക പ്രതിപത്തി എന്ന് പറയുന്നത്. ഏകസ്യാപി ദേവതാത്മനഃ, ആ ദേവത ഒരാളാണെങ്കിലും യുഗപത് അനേക സ്വരൂപ പ്രതിപത്തി ഒരേ സമയം അനേക ശരീരത്തെ സ്വീകരിച്ച് അനേക സ്ഥലത്ത് പോയിരിക്കും എന്നർത്ഥം. കഥം ഏതാവുമ്പോ ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്കറിയാം? ഇവിടെ ഇരുന്നുകൊണ്ട് ഇതൊക്കെ എങ്ങനെയാ പറയുന്നത്? ദേവൻ ശരീരമുണ്ട്, യാഗം നടത്തുന്നിടത്ത് പല ശരീരത്തോടുകൂടി ഇരിക്കുന്നു, ഇതൊക്കെ എങ്ങനെ അറിയാം? ഒരു വഴിയുള്ള ഇതിലൊക്കെ ശ്രദ്ധ, അതാണ് അതിന്റെ ശരിക്കുള്ള ഉത്തരം. നമ്മളങ്ങനെയൊക്കെ വിശ്വസിക്കുന്നു. അതി കവിഞ്ഞതിനൊന്നുമില്ല പറയുന്നത് ദർശന. എന്തുകൊണ്ട്? ശ്രുതി തന്നെ പറഞ്ഞിരിക്കുന്നു, അത് തന്നെ ശ്രുതി പറഞ്ഞിരിക്കുന്നുണ്ട്, ഇതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കുന്നു മനുഷ്യൻ. തഥാഹി, ഇവിടെ ബൃഹദാരണ്യത്തിൽ തന്നെ ഈ വിഷയം ചർച്ച ചെയ്തു. കത്തി ദേവാഹ ശാകല്യൻ യാജ്ഞവൽക്കനോട് ചോദിക്കുന്ന ആ സന്ദർഭം നമ്മളത് ചർച്ച ചെയ്തതാണ്. അനുപാസന വരുന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ വിട്ടു. ദേവന്മാരെത്ര എന്ന് ചോദിച്ചത് ക്രമ്യ ത്രയശ്ച ത്രീച ശത ത്രയശ്ച ത്രീച സഹസ്ര, ഒരു 300 പ്ലസ് 303 കൃത്യമായി പറഞ്ഞു ആര് യാജ്ഞവൽക്കൻ. പിന്നെ ഒരു ത്രയശ്ച ത്രീച സഹസ്ര, ഒരു 3000 + 3000 കൃത്യമായ കണക്ക് പറഞ്ഞു ദേവന്മാർ യാജ്ഞവൽക്കൻ. ഇത് നിരീക്ഷ്യ കഥമേ തേ തസ്യാം പ്രശ്ചായ. അപ്പൊ യാജ്ഞവൽക്കൻ ചോദിച്ചു ഉറപ്പാണോ, ഉറപ്പല്ല ശാകല്യം ചോദിച്ചു ഉറപ്പാണോ യാജ്ഞവൽക്കൻ പറഞ്ഞു ഒരു സംശയവും വേണ്ട. ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ട്? 900. ഉറപ്പാണോ? ഉറപ്പാണ്. അല്ലെന്ന് ഇപ്പൊ എണ്ണി നോക്കിയിട്ടല്ലെന്ന് പറയാൻ പറ്റും? ഈ ദേവന്മാരുടെ സെൻസസ് എടുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? അപ്പൊ നമ്മളെ അറിവുണ്ട് എന്ന് ധരിക്കുന്ന ഒരു ചില കാര്യങ്ങൾ പറഞ്ഞാൽ ശരിയെന്ന് പറയാനേ പറ്റും, വേറെ വഴിയൊന്നുമില്ല. ശാകല്യനും സമ്മതിച്ചു. പക്ഷെ ശാകല്യന് വീണ്ടും ഒരു സംശയം, ഇതെങ്ങനെ ഇത്രയും കൃത്യമായി പറഞ്ഞത്? 303, 3003 എന്നൊക്കെ പറഞ്ഞത്, 33 കോടി എന്നൊക്കെ പറയാറില്ല. ഒരിക്കലും ചോദിച്ച് എത്രയാ ദേവന്മാർ? അപ്പൊ യാജ്ഞവൽക്കൻ മനസ്സിലായി, ഇവൻ ചിന്തിക്കാൻ തുടങ്ങി. ചിന്തിക്കാൻ തുടങ്ങിയ പ്രശ്നമാണ് മനുഷ്യൻ. പിന്നെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ പറ്റത്തില്ല, ചിന്തിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് മനുസ്മൃതികാരെ ചോദിച്ചത് ശൂദ്രായ മതിം നദ്യാത്. ശൂദ്രൻ ഒരിക്കലും ബുദ്ധി കൊടുക്കരുത്. ബുദ്ധി കൊടുത്തു കഴിഞ്ഞാൽ അവൻ ചിന്തിക്കും. ഒരു കാരണവശാലും അവന് ബുദ്ധി കൊടുക്കരുത്, ബാക്കി എന്ത് കൊടുത്താലും കുഴപ്പമില്ല, അറിവ് അവന് കൊടുക്കരുത്. മനസ്മൃതി എഴുതി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ചിലർ അതിനടുത്ത് കത്തിച്ചു കളഞ്ഞത്. കത്തിച്ചവരെ കുറ്റം പറയാൻ പറ്റുമോ? അറിവ് കൊടുക്കരുത്, അറിവ് കൊടുത്താൽ അവൻ ചിന്തിക്കും. അറിവ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ പറയും എനിക്ക് റിസർവേഷൻ വേണം ബുദ്ധിക്ക് അറിവിന് എന്നവൻ പറയും, പ്രശ്നമാവും. അതാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെ എഴുതി വെച്ചിട്ടാണ്. ശുദ്ധന് അറിവ് കൊടുക്കരുത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ ചിന്തിക്കാൻ തുടങ്ങിയല്ലോ മൂഢൻ. അപ്പോൾ ആദ്യം പറഞ്ഞതിൽ ചെറുതായി മാറ്റി പറഞ്ഞു, മഹിമാന ഏവ ഏഷാം ഏതേ ത്രയ സംശത്വേവ ദേവാഹ. പറഞ്ഞു ഈ ദേവന്മാരെന്ന് പറയുന്നത് നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, ഇവർക്ക് ഒരുപാട് അണിമാതി ഐശ്വര്യങ്ങളൊക്കെ ഉണ്ട്. 3000, 303 എന്നൊക്കെ പറഞ്ഞെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായി പറഞ്ഞു, കൃത്യമായി കണക്ക് പറഞ്ഞു അവരെത്ര പേരേ ഉള്ളൂ. ത്രയത്തിനുശ ആകെ 33 പേരേ ഉള്ളൂ. പെട്ടെന്ന് പറഞ്ഞിടത്ത് നിന്നൊന്നും മാറി വീണ്ടും ചോദിച്ചു 33. അതൊന്നും കണക്കാ പറഞ്ഞത്, വേഗ വിശ്വാസം വരത്തില്ലല്ലോ. 3000 - 33 കഴിഞ്ഞ ഇത് നിർബ്രുവതി ശ്രുതി ഏകീകസ്യ ദേവതാത്മനഹോ വികപത് അനേക രൂപതാം ദർശയതി. അവിടെ എന്താണ് മഹിമാന ഏവ യേശാം, ഈ ദേവന്മാരുടെ വിഭൂതികളാണ് ഐശ്വര്യങ്ങളാണ് ഇങ്ങനെ നാനാരൂപത്തിലിരിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാണ്. വാസ്തവത്തിൽ യാജ്ഞവൽക്കൻ നമ്മുടെ ഉദ്ദേശിച്ചത് അതാണ്. കാക്കത്തുള്ളവരും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഏകനായ ദേവൻ നാനാരൂപത്തിലിരിക്കുന്നു എന്ന് പറയുന്ന പരമമായ തത്വത്തെ പറഞ്ഞാണ്. തഥാത്രയത്രിംശാദ്യന്തർഭാവക്രമേണ വീണ്ടും ചോദിക്കും, പിന്നെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു ആറാണ് മൂന്നാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അവസാനം പറയുന്നു കഥം ഏകോ ദേവ ഇതി പ്രാണ. അവസാനം പറയും ഒരേ ഒരു ദേവനേ ഉള്ളൂ. സംഗതി എളുപ്പമായി. ആ ദേവൻ പ്രാണനാണ്, ആ പ്രാണനാണ് ഇതെല്ലാമായി തീർന്നിരിക്കുന്നു എന്നുള്ള തത്വത്തെ അവസാനം പറയും. എന്താണ് ഇത്? തത്വം പറയുന്ന ഒരു രീതിയാണല്ലോ ഇങ്ങനെ അതിനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു കൊണ്ടുവന്ന് അവസാനം എത്തിക്കുക, അതിനെ കുറിച്ച് ചിന്തിപ്പിച്ച് മനനം ചെയ്ത് ആ ഏകത്വത്തിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ഉപദേശമാണ്. പക്ഷെ ആ ഏകത്വത്തിൽ എത്തിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളെയും ആ ഏകത്വം പോലെ സത്യമായി സ്വീകരിച്ചുകൊണ്ട് അതുകൊണ്ട് അതിനെ വ്യാഖ്യാനിച്ച് മനുഷ്യനെ ദ്രോഹിച്ചതാണ് ഈ കുഴപ്പങ്ങളെല്ലാം വന്നു. ഇത് ദേവ ഇതി പ്രാണ ഏകരൂപതാം ദേവതാം ദർശയന്തി. അവിടെ അവസാനം യാജ്ഞവൽക്കൻ പറഞ്ഞു. പക്ഷെ ആ പറഞ്ഞതിന്റെയൊക്കെ ഉദ്ദേശം എന്താണ്? അവനവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ല അതിനൊന്നും ദുർവ്യാഖ്യാനം ചെയ്യാനല്ല. അങ്ങനെ പറഞ്ഞു ഏക ദേവതയെ ദർശിപ്പിക്കുന്ന തസ്യ ഏകസ്യ പ്രാണസ്യ ഉപവത് അനേക രൂപതാം ദർശയന്തി. അവിടെ പറയുന്നു ആ പ്രാണദേവത ഏകനായിരിക്കുന്ന ദേവത നാനാരൂപത്തെ പ്രാപിക്കുന്നു എന്ന് പറയുന്നത് തത്വത്തെ പറഞ്ഞിരിക്കുകയാണ്. ആ തത്വത്തെ ഇവിടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇനി ഇന്ദ്രൻ എന്ന് പറയുന്ന ദേവൻ ഏകനാണെങ്കിലും വിഭൂതികളെ കൊണ്ട് ഐശ്വര്യങ്ങളെ കൊണ്ട് പല രൂപങ്ങളെയും പ്രാപിക്കാം. അപ്പൊ ഇതൊക്കെ ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, അതിനെങ്ങനെ വ്യാഖ്യാനിക്കുന്നു. പക്ഷേ ദേവേന്ദ്രൻ എന്ന് പറയുന്ന ഒരു മഹാനുണ്ടെന്നും അദ്ദേഹം ഇങ്ങനെ പല ശരീരങ്ങളെ സ്വീകരിക്കുമെന്നും ഈ യാഗങ്ങളിലൊക്കെ വന്നിരിക്കുമെന്നുള്ളതാണ്. എന്താ തെളിവ്? വീണ്ടും പ്രശ്നമായി. അപ്പോ വേദങ്ങളിൽ നോക്കിയ ഒരു കാര്യത്തിന് തെളിവ് കിട്ടിയില്ലെങ്കിൽ വേദം സ്വതപ്രമാണമാണ്, കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നിയമമാണ്. സ്മൃതികളെ നോക്കാം, അതനുസരിച്ച് വ്യാഖ്യാനിക്കാം. നമ്മുടെ സൗകര്യം അനുസരിച്ചാണ്, അവനവന്റെ സൗകര്യം അനുസരിച്ച്, അവനവന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി. കാരണം ഈ സ്മൃതികളെന്ന് പറയുന്ന എഴുതി വെച്ചിരിക്കുന്ന ഇതുപോലെ ശൂദ്രന് ബുദ്ധി കൊടുക്കരുത് എന്ന പോലെയുള്ള കാര്യങ്ങൾ എഴുതി വെച്ചത് അവനവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എഴുതി വെച്ചാണ്, പരദ്രോഹത്തിന് വേണ്ടി എഴുതി വെച്ചാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ കാണും. അതിനെ പ്രമാണമാക്കിയാൽ യഥാർത്ഥ ശ്രുതിയിൽ ഇതിനൊന്നും പ്രമാണം കിട്ടത്തില്ല. അതതിന്റെ മോശമായ വശം. ഇവിടെ പറയുന്നത് അതുപോലെ വേറൊരു കാര്യം പറയണം. സ്മൃതിയിൽ ഉണ്ട് ചില കാര്യങ്ങൾക്ക് പ്രമാണമായിട്ടെടുക്കാൻ തന്നെ ആത്മനോവൈ ശരീരാണി ബഹൂനി ഭരതശഭ യോഗി കുര്യാ ബലം പ്രാപ്യ തൈശ്ച സർവേർ മഹീം ചരേ പ്രാപ്നുയാ വിഷയാൻ കൈശ്ച ഉഗ്രേ തപസ്സർ സംക്ഷിപേശ പുനഃസ്ഥാനി സൂര്യോ രശ്മിഗുണാനിവ. ഇവിടെ പറയുന്നത് യോഗിയെ കുറിച്ചാണ്. കാരണം ഒരു യോഗിക്ക് അനേക ശരീരങ്ങളെ സ്വീകരിക്കാൻ കഴിയും. യോഗി അണിമാതി അഷ്ടൈശ്വര്യങ്ങളെ പ്രാപിച്ചു കഴിഞ്ഞാൽ അതിന് സ്മൃതിയാണ് പ്രമാണം. അങ്ങനെ സംഭവിക്കാമെന്ന് വിശ്വസിക്കുന്നു. അതിപ്പോ സംഭവിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു യോഗി ഉണ്ടെങ്കിൽ സംഭവിക്കാം. നമ്മളിപ്പോൾ നേരിട്ട് കാണണം എന്ന് വാശി പിടിച്ചാൽ പറ്റത്തില്ല. എന്താണ് ചെയ്യുന്ന യോഗി? ആത്മനോവൈ ശരീരാണി ബഹൂനി യോഗി ബലം പ്രാപ്യ കുര്യാ. യോഗി ബലം പ്രാപ്യ, യോഗി ഒരു പ്രത്യേകമായ ബലം സാമർഥ്യം സിദ്ധിവിശേഷം അതിനെ പ്രാപിച്ചിട്ട് യോഗാഭ്യാസത്തിലൂടെ ആത്മനഃ ശരീരാണി ബഹൂനി അനേക ശരീരങ്ങളെ ഉണ്ടാക്കുന്നു. കുര്യാ യോഗിക്കുന്ന ശേഷിയുണ്ടെന്നു. അല്ല അങ്ങനെ ഇല്ല എന്നാർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ കണ്ടിട്ടില്ല എന്ന് വിചാരിച്ച് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ശരീരത്തെ സ്വീകരിച്ച് എന്ത് ചെയ്യും? തേഹി സർവേർ മഹീഞ്ചരി. ആ ശരീരത്തെ സ്വീകരിച്ച് ആ യോഗി നാനാ ശരീരങ്ങളോടുകൂടി ഈ ലോകം മുഴുവൻ സഞ്ചരിക്കും എന്നാണ്. ചിലർ തന്ത് ചെയ്തു പ്രാപ്നിയാദ് വിഷയാൻ കൈശ്ചിത് ചില ശരീരങ്ങളിലൂടെ അവർ ഈ വിഷയങ്ങളെയൊക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ചില ശരീരം, കാരണം ഒരുപാട് ശരീരമുണ്ടല്ലോ. ചിലപ്പോൾ ചില യോഗികൾ ശരീരം സ്വീകരിച്ചിട്ട് ഇവിടെ വന്നിരുന്നു ബ്രഹ്മസൂത്രം കേൾക്കുകയായിരിക്കും, നമുക്ക് എന്താ ഉറപ്പില്ല എന്ന്. അവർ പുറത്ത് പറയുകയില്ല, നമ്മളെ വെട്ടിയാക്കിക്കളയും. ചില ശരീരങ്ങൾ അങ്ങനെയും ഇരിക്കുന്നു. കൈശ്യത് ഉഗ്രം തപസ്സര്, ചിലരങ്ങനെയല്ല, ചിലർ ആ ശരീരം കൊണ്ട് തന്നെ വളരെ ഉഗ്രമായ തപസ്സുകൾ അനുഷ്ഠിക്കും, ഹിമാലയത്തിലൊക്കെ പോയിരുന്നു തപസ്സനുഷ്ഠിക്കും. ചിലർ അങ്ങനെയല്ല, ജനമധ്യത്തിൽ തന്നെ ഇരുന്ന് വിഷയങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഇത് പറഞ്ഞ ചിലർക്ക് സന്തോഷമാണ്. അപ്പോ പറയാമല്ലോ, ഞാനൊരു യോഗിയാണ്, തൽക്കാലം വിഷയങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ അവിടെ ഹിമാലയത്തിൽ വേറെ രൂപത്തിലുണ്ട്, തപസ്സൊക്കെ ഞാൻ അവിടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്തുകൊണ്ട് ഞാൻ തപസ് ചെയ്യുന്നില്ലെന്നൊന്ന് ചോദിക്കരുത്, ഇവിടെ എൻ്റെ ഡ്യൂട്ടി വേറെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല. യോഗി അങ്ങനെ ചെയ്യുന്നതാണ്, വിരുദ്ധമായ രീതിയിൽ യോഗി ആചരിക്കും. ഒരിടത്ത് തപസ്സനുഷ്ഠിക്കുകയാണെങ്കിൽ വേറെടുത്ത് വിഷയഭോഗത്തിലും ഇരിക്കുമെന്നാണ്. പക്ഷേ ആ യോഗിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സംക്ഷിപേശ്ച പുനഃസ്ഥാനി. ആ യോഗി തന്നെ എങ്ങനെ സൂര്യോ രശ്മികണാനിവ, സൂര്യൻ എങ്ങനെയാണോ അതിൻ്റെ രശ്മികളെ തന്നിലേക്ക് വലിക്കുന്നു, അതൊരു സങ്കല്പമാണ്. എന്താണ് നിങ്ങൾ ഇപ്പോൾ രാത്രിയിൽ എന്താ വെളിച്ചമില്ലാത്ത പറയുന്നു? സൂര്യൻ അതിൻ്റെ പ്രകാശങ്ങളെ എല്ലാം, പ്രകാശത്തെ എല്ലാം തന്നിലേക്ക് വലിച്ചു എന്നാണ്. അതിൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ആശയത്തെ എടുത്താൽ മതി, വസ്തുനിഷ്ഠമായി ചിന്തിക്കണ്ട. സൂര്യൻ അങ്ങോട്ട് വലിക്കുമെന്ന് ഒന്നുമില്ല, ഭൂമി കറങ്ങുന്നുണ്ട്, അതിനെ നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ സയൻസല്ല ചിന്തിക്കേണ്ടത്, ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അങ്ങനെയാണ്. എന്താ അവിടെ ഉദ്ദേശിക്കുന്നു? സൂര്യൻ്റെ പ്രകാശം നമ്മൾ കാണാതാകുന്ന പോലെ യോഗി ശരീരങ്ങളെ നമുക്ക് കാണാൻ കഴിയാതെ വരും. കാരണം യോഗിക്ക് എങ്ങനെയാണോ ഈ ശരീരത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ, അതുപോലെ ഈ ശരീരങ്ങളെ എല്ലാം പിൻവലിക്കാനും കഴിയും. അപ്പൊ ആ ശരീരത്തെല്ലാം സൂര്യൻ രശ്മി ഗണങ്ങളെ പിൻവലിക്കുന്നത് പോലെ സംക്ഷേപിക്കുകയും ചെയ്യുന്നു എന്ന് സ്മൃതികളിൽ പറയുന്നുണ്ട്. ദേവഞ്ചാതിയൊക്കെ സ്മൃതികളുണ്ട്. പ്രാപ്ത അണിമാദ്യ ശരീരാണാം യോഗിനാമഭി യുഗപത് അനേക ശരീര യോഗം ദർശി. അണിമാദ്യശ്വര്യങ്ങളെ പ്രാപിച്ച യോഗികൾ എന്ത് ചെയ്യുന്നു? ഒരേ സമയം തന്നെ അനേക ശരീരങ്ങളെ സ്വീകരിക്കുന്നതായി സ്മൃതികളിലുണ്ട്. ഇത്തരം കാര്യങ്ങളെപ്പോലും ഇവിടെ നോക്കുക, ഭാഷ്യകാരന്റെ ഒരു മഹത്വം. എന്താണ് ഇത്തരം കാര്യങ്ങളെയും പ്രമാണങ്ങളെ ഉദ്ധരിച്ചേ സംസാരിക്കുന്നു, അല്ലാതെ താൻ യോഗിയാണെന്നോ ഭാഷ്യകാരനെ കുറിച്ച് നമ്മളെന്താ ധരിച്ചിരിക്കുന്നത്? ഒരു ശരീരത്തെ വിട്ടിട്ട് വേറൊരു ശരീരത്തെ സ്വീകരിച്ചുകൊണ്ട് രാജ കൊട്ടാരത്തിൽ താമസിച്ചു എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഇതൊക്കെയായിരുന്നെങ്കിൽ ഭാഷ്യകാരൻ ഇവിടെ എഴുതി വെക്കാമായിരുന്നു, ഞാൻ കുറച്ചു കാലം ഇന്ന സ്ഥലത്തുണ്ടായിരുന്നു, അന്ന് വേറെ ശരീരമായി, എന്താ ഉള്ള കാര്യമില്ല, എഴുതാൻ എന്താ എഴുതാൻ വയ്യാത്ത. നമ്മൾ വിശ്വസിക്കുന്ന അങ്ങനെയാണല്ലോ, ആ ശരീരം വിട്ടിട്ട് വേറെ ശരീരത്തെ സ്വീകരിച്ച് കൊട്ടാരത്തിൽ താമസിച്ചു, എന്നിട്ടാണ് ശാസ്ത്രാർത്ഥവാദത്തിന് പോയത്, കാമശാസ്ത്രത്തെ പഠിച്ചിട്ടെന്നൊക്കെ പറയുന്നു. കള്ളക്കഥകളൊക്കെ നമ്മൾ വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഒരു ആത്മകഥാ കഥനം എന്നുള്ള നിലയ്ക്ക് ഭാഷ്യകാരനോട് എഴുതി വയ്ക്കാമായിരുന്നു, ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ചില കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്ന എന്തിനാ പറയുന്നത്, താൻ ചെയ്ത കാര്യം. പക്ഷെ ഭാഷ്യകാരൻ അത് എഴുതിയിട്ടില്ല, അത് മഹത്വമാണ്. രണ്ടും പറയണം, മഹത്വം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ മഹത്വത്തെ അംഗീകരിക്കണം, ബഹുമാനിക്കണം. രണ്ടാമതീനം പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യും വേണം. അതാണ് എന്റെ ശൈലി. ഇവിടെയെങ്കിലും അതൊന്നും എഴുതി വെച്ചില്ല. അപ്പൊ ഈ പറയുന്ന കഥകളൊക്കെ അതൊക്കെ വെറും കഥകളാണ്, കഴമ്പില്ലാത്ത കഥകളാണ്. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാത്മാക്കളുടെ മഹത്വം എന്ന് പറയുന്നത് അവർ തന്നെ ഉള്ളതാണ്. ചിലർ വിചാരിക്കുന്ന അങ്ങനെയല്ല, നമ്മൾ അവരിൽ മഹത്വത്തെ ഉണ്ടാക്കിയെടുക്കണമെന്ന് ചിലർ വിചാരിക്കുന്നുണ്ട്. ഈ മൂഢബുദ്ധികളായ മനുഷ്യർ അതുകൊണ്ട് അവരിൽ എന്ത് ചെയ്യും, മഹത്വത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കഥകൾ പ്രചരിപ്പിക്കും. വാസ്തവത്തിൽ അതല്ല, വേറെ ആരെങ്കിലും സൃഷ്ടിച്ച ഒരാളുടെ മഹത്വം ഉണ്ടാവില്ല, അതത് സ്വയം ഉള്ളതാണ്. എന്താണ് വാസ്തവത്തിലുള്ള മഹത്വം എന്ന് കണ്ടെത്തുന്നതിന് പകരം തന്റെ ഭാവനയ്ക്കും കൽപ്പനകൾക്കും അനുസരിച്ച് മഹത്വത്തെ ആരോപിക്കും. അതാണ് ശങ്കരാചാര്യരിലും പലയിടത്തും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് അല്ലാന്നുള്ളതിന് തെളിവാണിത്. മറ്റേ ഒരു സംഭവം അത് ആത്മകഥയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ശങ്കരാചാര്യർ ഇങ്ങനെ ഒരു സന്ദർഭം വന്നപ്പോൾ ഇവിടെ അത് സൂചിപ്പിച്ചത്, ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യാൻ മനുഷ്യന് കഴിവുണ്ട്, ഞാനും അത് ചെയ്തിട്ടുള്ള കാര്യമാണ്, ഇനി ചെയ്തിട്ടില്ലെങ്കിലും ഇങ്ങനെ ചെയ്യാൻ എനിക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കാരണം അത് പറയാൻ, അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗശാസ്ത്രങ്ങളൊക്കെ എഴുതിയിട്ടുള്ള പലരും പറയുന്നുണ്ട്, ഞങ്ങളിങ്ങനെ സിദ്ധികളിലൂടെ അവിടെ പോയി ഇവിടെ പോയി അത് കണ്ട് ഇത് കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് യോഗികൾ. അത്ര യോഗസിദ്ധികൾ ശങ്കരാചാര്യർക്കെന്നുകൊണ്ട് പറഞ്ഞുകൂടാ, അത് വാസ്തവമാണെങ്കിൽ. പ്രത്യേകിച്ച് അതിനൊരു പ്രമാണം ആവശ്യമായിരിക്കും, പ്രത്യക്ഷമാണല്ലോ പരമായ പ്രമാണം. അത്തരം കാര്യങ്ങളൊന്നും മനുഷ്യനെ വഞ്ചിക്കാൻ വേണ്ടി കള്ളത്തരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അത് ഭാഷകാരന്റെ മഹത്വമാണ്, അത് ബഹുമാനിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ശാസ്ത്രത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നേ പറഞ്ഞു. യുവധനയോഗ ശരീരയോഗം ദൃശ്യ, അതുകൊണ്ട് ദേവതമാർക്കും ഇതാക്കാം എന്നാണ് ഇവിടെ പറയുന്നത്.